ഭവദാജ്ഞേവ പ്രാതസമത്ഥായ താവപ്രിയാർത്ഥം സംസാരയാത്ര അനുവർത്തയാം. ജീവിതം യേന സത്വം സ നിത്യസത്യായ വൈഹുതം രക്ഷണായ ച ധർമ്മസ്യ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അഭിവന്ദരായ ഗുരുജനങ്ങൾക്ക് വിനീതമായ നമസ്കാരം. വിശ്വദർശനം, വിശ്വം എന്ന് പറഞ്ഞാൽ ജാഗ്രത അവസ്ഥയിൽ കാണപ്പെടുന്ന ഈ പ്രപഞ്ചം, അപ്പം കാണുന്നതായിട്ടുള്ള ആളും, വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ, അങ്ങനെ നമ്മൾ ജാഗ്രത സ്വപ്നം സുഷുപ്തി ഇതിൽ പറയാറുണ്ട്. അതിൻ്റെ കോസ്മിക് ഫോം വൈശ്വാനരൻ, ഹിരണ്യഗർഭൻ, ഈശ്വരൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അതിൽ വിശ്വദർശനത്തെക്കുറിച്ചാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കിക്കാണുന്നത്. ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താന്ന് വെച്ചാൽ ചലിക്കുന്ന ഊർജ കണിക. ചലിക്കുന്ന ഊർജ കണികയാണ് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ അടിസ്ഥാന ഘടകം, ബേസിക് യൂണിറ്റ് ഓഫ് ദിസ് യൂണിവേഴ്സ്, ചലിക്കുന്ന ഊർജ കണിക. അപ്പോൾ ചലിക്കാത്ത അവസ്ഥ ഉണ്ടോ? ഊർജത്തിനുണ്ട്. നിശ്ചലമായിട്ടിരിക്കുന്ന അവസ്ഥ, നിശ്ചലമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല, കാണാനൊന്നുമില്ല, ശബ്ദമില്ല, സ്പർശമില്ല, രൂപമില്ല, രസമില്ല, ഗന്ധമില്ല, പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയമായി ഒന്നുമില്ല അതിൽ. പക്ഷെ അതിൽ ചലിക്കുന്ന സമയത്ത് കണ്ണിന് കാണാൻ പലതും ഉണ്ട്, ചെവിക്ക് കേൾക്കാൻ ശബ്ദങ്ങളുണ്ട്, മൂക്കിന് ഗ്രാണിക്കാനുണ്ട്, നാക്കിന് രുചിക്കാനുണ്ട്, സ്പർശിക്കാൻ തൊക്കനുണ്ട്. ചലിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ മാത്രമാണ് ഈ പ്രതിഭാസങ്ങളെല്ലാം ഈ ബ്രഹ്മാണ്ടത്തിൽ. ചലനം നിന്നു കഴിഞ്ഞാലോ ഒന്നുമില്ല, അനന്ത ശൂന്യ വിസ്തൃതി എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞത്. അനന്ത ശൂന്യ വിസ്തൃതി, ഇമ്മൻസ് സ്പേസ്, അൺമാനിഫെസ്റ്റഡ് ഫോം. അതിലെ ആദ്യ ചലനം ആണ് ഒരു ചലിക്കുന്ന ഊർജ കണിക. നമ്മൾ ഫിസിക്സിൽ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട് പദാർത്ഥങ്ങളെ മുഴുവൻ മൂലകങ്ങളാക്കാം, മൂലകങ്ങൾ മുഴുവൻ ആറ്റംസ് ആക്കാം, ആറ്റംസ് മുഴുവനും ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ആക്കാം. ഈ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോണെ പിന്നി അതിൻ്റെ ഉൾഘടകങ്ങളിലേക്ക് നയിക്കപ്പെടുകയാണ്. എന്നിട്ട് ക്വാർക്ക് പാർട്ടിക്കിൾസ് എന്ന് പറയുകയാണ്, ക്വാർക്ക് പാർട്ടിക്കിൾസ്. അത് രണ്ട് അപ്ക്വാർക്ക് ഒരു ഡൗൺ ക്വാർക്ക് കൂടി ഒരു പ്രോട്ടോണായി, രണ്ട് ഡൗൺ ക്വാർക്ക് ഒരു അപ്ക്വാർക്കും കൂടി ഒരു ന്യൂട്രോണായി. ഇങ്ങനെ യൂണിറ്റ് എന്താണ്? ക്വാർക്ക് മാത്രമാണ്. ചലിക്കുന്ന ഊർജ കണിക, ഈ കണികകൾക്ക് ചലനത്തിൽ ഒരു പ്രത്യേക സ്വാതന്ത്ര്യം വരെ ചലിക്കാൻ സാധിക്കുള്ളൂ. അതിൻ്റെ അപ്പുറപ്പുറം അതിനെ അകത്താൻ നമ്മൾ വിചാരിച്ചത് സാധ്യമല്ല. എത്ര ശക്തി പ്രയോഗിച്ചാലും ആ രണ്ട് ക്വാർക്കിൻ്റെ അവസ്ഥയിൽ നിന്ന് അതിനെ അകത്തി കളയാൻ സാധിക്കാത്ത മാതിരിയാണ് ഈ ചലനാത്മകത. ക്വാർക്ക് പാർട്ടിക്കിൾസ് ഒന്നിച്ചുകൂടി രണ്ടും ഒന്നുമായിട്ട് പ്രോട്ടോണായി, നേരെ തലതിരിച്ച് രണ്ടും ഒന്നായിട്ട് ന്യൂട്രോണായി, ഇലക്ട്രോണായി, അങ്ങനെ ന്യൂക്ലിയസ്, അതിന് ചുറ്റുപാട് ഇലക്ട്രോൺസിൻ്റെ ഓർബിറ്റ്, അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് പദാർത്ഥങ്ങളുടെ വൈവിധ്യങ്ങൾ, പിന്നെ മോളിക്യൂൾസ്, മോളിക്യൂൾസ് മിനറൽസായി, മിനറൽസിൽ നിന്ന് പ്ലാന്റ്സായി, ആനിമൽസായി, ഗാലക്സീസായി, എല്ലാം ഇങ്ങനെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ബ്രഹ്മാണ്ഡം മുഴുവനും ഇങ്ങനെയായിത്തീർന്നു. കുറേ കാലം കഴിയുമ്പോൾ ഇത് മുഴുവനും ഡിസോൾവ് ചെയ്യുന്നു, തിരിച്ച് ലയം പ്രാപിക്കുന്നു, ലയിക്കുന്നു. പ്രകർഷേണ ഏത് രീതിയിലാണ് വന്ന് അതേ രീതിയിൽ തന്നെ തിരിച്ച് അങ്ങനെ ലയം പ്രാപിക്കുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ കുറച്ച് മാൾട്ട് ഉണ്ടായിരുന്നു. മാൾട്ട് എന്ന് പറഞ്ഞാൽ പൊടി, ധാന്യപ്പൊടി വെച്ചിരുന്നു. കുറേ നേരം നോക്കി കാണാനില്ല, അവിടെ ഒരു എലി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ആ എലി ആ ധാന്യപ്പൊടി ചാപ്പിട്ടു. എലിയുടെ അകത്താണ് ധാന്യപ്പൊടി എന്ന് അർത്ഥം. അപ്പോൾ എലി ഇങ്ങനെ ഓടിക്കളിക്കുന്നു, ധാന്യപ്പൊടിയില്ല. കുറേ നേരം കഴിഞ്ഞ് രണ്ടാമത് ചെന്ന് നോക്കുമ്പോൾ എലിയെ കാണാനില്ല, ഒരു പൂച്ച അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പൂച്ച അത് തിന്നു എന്നർത്ഥം, പൂച്ചയുടെ അകത്താണെന്ന് അർത്ഥം. അപ്പോൾ പൂച്ചയുടെ അകത്ത് എലി, എലിയുടെ അകത്ത് ധാന്യപ്പൊടി. ഇങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ. കുറേ നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ പൂച്ചയെ കാണാനില്ല, ഒരു പട്ടി അതിലെങ്ങനെ നടക്കുന്നു, പട്ടി ആ പൂച്ചയെ കടിച്ച് തിന്നു എന്നർത്ഥം. പിന്നെയും കുറെ കഴിഞ്ഞ് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു പുലിയുണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, പട്ടിയെ കാണാനില്ല, പുലിയെ പട്ടി പിടിച്ച് തിന്നു എന്നാണ്. പുലി ഇങ്ങനെ നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും, ഇങ്ങനെ എപ്പോഴും പുലി നടക്കുക. പുലിയുടെ ബാക്കിൽ ഒരു ഇടി കൊടുത്താൽ പുലി ഒരു പട്ടിയെ ഛർദ്ദിക്കും, പട്ടിക്ക് ഒരു ഇടി കൊടുത്താൽ അതൊരു പൂച്ചയെ ഛർദ്ദിക്കും, പൂച്ചക്കിടി കൊടുത്താൽ എലിയെ, എലിയെ ഒരു ഇടി കൊടുത്താൽ അതിൻ്റെ മാളിട്ട് പുറത്ത് വരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഉൾവലിവും അതിൽ നിന്ന് പുറത്തേക്ക് വരണം. ഇതുപോലെയാണെന്നാണ്, അനന്തശൂന്യ വിസ്തൃതിയിൽ ആദ്യത്തെ ചലനാത്മകത കൊണ്ട് എന്തുണ്ടായി? ആകാശമുണ്ടായി. ആകാശത്തിൽ നിന്നുള്ള ഫർദറായിട്ടുള്ള ചലനം വായുവിന് കാരണമായി, വായുവിലെ ചലനം അഗ്നിക്ക് കാരണമായി, അഗ്നിയുടെ അഗ്നിയിലെ പിന്നത്തെ ചലനം വെള്ളത്തിന് കാരണമായി, വെള്ളത്തിലെ പിന്നീടുള്ള ചലനം ഭൂമിക്ക് കാരണമായി. ഇങ്ങനെ പഞ്ചീകരിക്കപ്പെട്ടു, അഞ്ചും കൂടി കൂടിയതാണ്. അപ്പം ഇങ്ങനെ ഭൂമിയായി, ഭൂമിയിൽ സസ്യലതാദികളായി, പക്ഷിമൃഗാദികളായി, മനുഷ്യരായി, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താ ഇപ്പം ഇതിൻ്റെ കാരണം? കുറേ കാലം നിന്നതിന് ശേഷം അത് വീണ്ടും പ്രളയത്തെ പ്രളയാവസ്ഥയിലേക്ക് പോവുകയാണ്, പിന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ ബ്രഹ്മാണ്ട പ്രതിഭാസങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരികയും കുറേ കാലം വിരാജിച്ചതിന് ശേഷം അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക്, നിർഗുണാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുക? ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തിനാണ്? ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ സൃഷ്ടിയും പ്രളയവും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ബ്രഹ്മപ്രളയം, സൃഷ്ടി നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്തിനു വേണ്ടി എന്നൊരു ചോദ്യമുണ്ട്. എന്തിനാണ് ഈ സൃഷ്ടി ഇങ്ങനെ? സൃഷ്ടിയിലാണെങ്കിൽ നിരവധി ദുരന്തങ്ങളും ദുരിതങ്ങളുമാണ്. അപ്പോൾ ഈ ദുരന്തവും ദുരിതവും ഇത്രയധികം നിറഞ്ഞതായ ഒരു സൃഷ്ടിയുടെ ആവശ്യം എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം പറയാണ്, വേദങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ കാണാം. നമുക്ക് ചെറിയ ഒരു ചെലക്ലു അവിടെ ഇവിടെ, ഏതാവാനസ്യ മഹിമ എന്നുണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ അതിൻ്റെ മഹിമകളാണെന്നാണ്, മഹിമ മാത്രമാണ്. ഇപ്പം മഹിമയാണെങ്കിൽ ഈ കുത്തും കൊലയൊക്കെ മഹിമയാണോ? അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് നിരവധി ആൾക്കാർ ചാമ്പലായി പോകുന്ന മഹിമയാണോ? അങ്ങനെ ഓരോന്നിനും വെള്ളപ്പൊക്കം ഉണ്ടാവുന്നൊക്കെ മഹിമയാണോ എന്നൊക്കെ ചോദിച്ചാൽ ഒക്കെ പറയാൻ കുറച്ച് പ്രയാസമാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അതിൻ്റെ റൂട്ട്, ഏത് അവസ്ഥയിൽ നിന്നാണ് ഏതാവാനസ്യ മഹിമ എന്ന് തുടങ്ങിയ മഹത്തായുള്ള വാക്യങ്ങളൊക്കെ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒക്കെ തക്ക കാരണം അതിൻ്റെ അപ്പുറമുണ്ടെന്ന് കാണാൻ കഴിയും. അതെന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭാഗവതത്തിൽ കാണാം, ഏകോഹം ബൗദ്ധാസ്യാം, ഒന്നായ ഞാൻ നിരവധിയായി ഭവിക്കട്ടെ. ബൈബിളിലാണെങ്കിൽ ലെറ്റ് ദേർ ബി ഫർമമെൻ്റ് എന്ന് പറയും, താരസമൂഹങ്ങൾ വിരാജിക്കുമാറാകട്ടെ, ആൻഡ് ദർ വാസ് ഫർമമെൻ്റ് എന്നാണ്, അതുപോലെ ആയി തീർന്നു എന്നാണ്. അപ്പം ഈ അനന്തശൂന്യ വിസ്തൃതി എന്ന് പറഞ്ഞാൽ അറ്റില്ലാത്തതുകൊണ്ട് വളരെ വലുത് എന്നുള്ള അർത്ഥത്തിൽ ബ്രഹ്മം എന്ന് അതിന് പേര് കുറിക്കുന്നു, ബ്രഹ്മം. അപ്പം ഈ ബ്രഹ്മമാണ് ആദിയിലുള്ളതായ ഈ അനന്തശൂന്യ വിസ്തൃതി എന്ന് പറയുന്നത്, ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിലെ ആണ് ഈ ചലനങ്ങളൊക്കെ ഉണ്ടാവണമെന്നാണ്. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ബോധരൂപിയാണെന്നാണ്. ബ്രഹ്മം ബോധരൂപിയാണ്, ആനന്ദരൂപിയാണ്, സ്വതന്ത്ര സ്വരൂപിയാണ്. കാരണം അതിനെ അസ്വതന്ത്രതയിലേക്ക് നയിക്കാൻ ഈ ലോകത്തൊരു ഘടകങ്ങളും ഇല്ല എന്നാണ്. അതുകൊണ്ട് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപിയാണ്, ആനന്ദ സ്വരൂപിയാണ്, സ്വതന്ത്ര സ്വരൂപിയാണ്. ആ ബ്രഹ്മം നിശ്ചലമായിട്ടിരിക്കുകയാണ്. അതിൽ ആ ബ്രഹ്മത്തിന് തന്നെ ഒരു തോന്നലുണ്ടായി എന്നാണ്. എന്താണ്? ഇതിൽ അന്തർലീനമായ സകല വൈവിധ്യങ്ങളെ, അതിൽ ഉറങ്ങിക്കിടക്കുന്ന, അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സകല വൈവിധ്യങ്ങളെ ഒന്ന് പ്രകടമാക്കി കണ്ട് രസിക്കണം. അതിൻ്റെ ഉള്ളിലുള്ളതായ എല്ലാ വൈഭവങ്ങളെയും വൈവിധ്യങ്ങളെയും പ്രകടമാക്കി കണ്ട് രസിക്കണം എന്നൊരു തോന്നൽ അതിന് തന്നെ ഉണ്ടാവുകയാണെന്നാണ്. എന്നിട്ട് അത് കണ്ട് രസിക്കണം, അതാണ് ഇതിൻ്റെ ആദി കാരണം എന്ന് പറയുന്നത്. ബ്രഹ്മത്തിൽ ഇപ്പം ഞാനും നിങ്ങളും ഉറുമ്പും പുല്ലും പുഴും സകല സാധനങ്ങളും അതിലെ ചലനാത്മകതയിൽ നിന്ന് ഉൾത്തിരിഞ്ഞ് വന്നതാണെങ്കിൽ ഇതൊക്കെ അതിൽ അലിഞ്ഞ് ചേർന്ന് ഇരിക്കണമല്ലോ. എന്നാലല്ലേ ഈ ഡിസൈനൊക്കെ ചലനാത്മകതയെ പൂണ്ട് പുറത്തേക്ക് പ്രകടാവുള്ളൂ. അതുകൊണ്ട് ഈ എന്തൊക്കെ ഉണ്ടോ, എന്തൊക്കെ സംഭവിച്ചു പോയി, എന്തൊക്കെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി വരാൻ പോകുന്ന കാലത്ത് എന്തൊക്കെ ഉണ്ട്, എല്ലാം അതിലുണ്ട് എന്നാണ്. അതിൽ അലിഞ്ഞ് ഇരിക്കുകയാണ് കാണപ്പെടാതെ. ഒരു ഗ്ലാസ് വെള്ളത്തിൽ പഞ്ചസാര അലിയിച്ചു നോക്കുമ്പോൾ ഒന്നും കാണാനില്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറം കാണാം. അപ്പോൾ ഈ പഞ്ചസാരയ്ക്ക് എവിടെ, അതിൽ അലിഞ്ഞ് ചേർന്നിരിക്കുകയാണ്. അലിഞ്ഞ പഞ്ചസാര ഒന്ന് പുറത്തേക്ക് കണ്ട് രസിക്കണം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? അത് ഒരു പ്രത്യേക തരം ചലനത്തിന് വിധേയമാക്കുക. ചൂടേൽപ്പിച്ചാലാണ് അവിടെ ഈ മോളിക്കുലർ ലെവലിൽ ചലനം ഉണ്ടാവുക. ചലനം ഉണ്ടായി അവസാനം ചൂടേൽപ്പിച്ച് ഈ ഗ്രാവിറ്റിക്ക്, ഭൂഗുരുത്വാകർഷണ ശക്തിക്ക് വിധേയമായിട്ടുള്ള വാട്ടർ പാർട്ടിക്കിൾസൊക്കെ അതിന് വിധേയമല്ലാതെയായി അത് പറന്നങ്ങ് പോകും. പോകുമ്പോൾ ബാക്കി ഈ പഞ്ചസാര അവിടെ ബാക്കി നിൽക്കുന്നു. അപ്പോൾ നമുക്കതിനെ കാണാം. അപ്പോൾ അത് അലിഞ്ഞു കിടക്കുമായിരുന്നു അതിലെന്ന് അർത്ഥം. അപ്പോൾ ഈ അലിഞ്ഞു കിടക്കുന്നതായുള്ള വൈവിധ്യങ്ങളെ മുഴുവനും, നാമരൂപങ്ങളെ മുഴുവനും ഒന്ന് പുറത്തേക്ക് പ്രകടമാക്കി കാണാൻ ആരുടെ ആഗ്രഹം? ബ്രഹ്മത്തിൻ്റെ തന്നെ ആഗ്രഹം എന്നാണ്. അപ്പോൾ ബ്രഹ്മത്തിൽ ഉള്ളതായ ഒരാഗ്രഹം എന്താണ്? തൻ്റെ ഉള്ളിൽ തന്നിൽ അടങ്ങി അലിഞ്ഞു കിടക്കുന്ന സകല വൈഭവങ്ങളെ ഒന്ന് പുറത്ത് പ്രകടമാക്കി കണ്ട് രസിക്കണമെന്നാണ്. ഇതാണ് ആദ്യ കാരണം. ഇനി അതിൻ്റെ മെത്തഡോളജി, അതിൻ്റെ ആ പ്രക്രിയ എങ്ങനെയാണ് നോക്കിക്കഴിയുമ്പോൾ ഒരു ചലനം അങ്ങ് തുടങ്ങുകയാണ്. ആദ്യം ചലിക്കുകയാണ്. ആദ്യ ചലനം, ആദ്യ ഘടകമാണ് ചലിക്കുന്ന ഊർജ കണിക. ഒരു ചലനം ഉണ്ടാവുന്ന സമയത്ത് രണ്ട് വസ്തുതകൾ സംഭവിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മൗലികമായിട്ടുള്ള താത്വിക വശം. അത് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കിയൊന്നും പറയും പ്രയാസമില്ല. ഒരു ചലനം ഉണ്ടാവുന്ന സമയത്ത് ഒരു ചലിക്കുന്ന ഊർജ കണിക ഉൾത്തിരിഞ്ഞു വരുമ്പോൾ അതിൽ രണ്ട് ഭാവങ്ങളാണ്. ഒന്ന് ചലിക്കുന്ന ഒരു ഭാഗം, ചലിക്കുന്ന ഒരു ബാഹ്യം, അതിൻ്റെ ഉള്ളിൽ ചലിക്കാത്ത ഒരു നിശ്ചലത. അപ്പോൾ ഒരു ബ്രഹ്മം മാത്രമേ ഉള്ളൂ എല്ലാ സ്ഥലത്തും എങ്കിൽ ആ ബ്രഹ്മത്തിൽ ചലിക്കുന്ന ഒരു ബാഹ്യവും അതിൻ്റെ ഉള്ളിൽ ആ ബ്രഹ്മം അങ്ങനെ തന്നെ ചലിക്കാതെ നിശ്ചലമായിട്ട് കടന്നിരിക്കുകയും ചെയ്യാം. അപ്പോൾ ആ ബാഹ്യം എങ്ങനെ ചലിക്കുന്നു? ആന്തരികമായി നിശ്ചലമായിട്ട് അതേ ബ്രഹ്മം തന്നെ ഇരിക്കുന്നു. ബ്രഹ്മം തന്നെ ബാഹ്യമായി ചലിക്കുകയും ആന്തരികമായി നിശ്ചലമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ വെള്ളം ഇങ്ങനെ ചുറ്റുപാടും ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ നടുക്കൊരു സ്ഥലത്ത് വെള്ളം അനങ്ങാതിരിക്കുന്നു. ഇതുപോലെ പമ്പരം കറങ്ങുന്ന സമയത്ത് അതിൻ്റെ നടുക്കൊരു ഇമാജിനറി പോയിന്റ് ഉണ്ട്, ഇമ്മൊബൈലായിട്ടിരിക്കുന്ന പോയിന്റ്. ഒരു എക്സ്ട്രിൻസിക് മൊബൈൽ എൻറ്റിറ്റി ചലിക്കുന്ന ഒരു ബാഹ്യം, ഇൻട്രിൻസിക് ഇമ്മൊബൈൽ എൻറ്റിറ്റി നിശ്ചലമായ ഒരു ആന്തരം, ആന്തരിക അവസ്ഥ. ഈ രണ്ടും ഒന്നിൻ്റെ തന്നെ ബ്രഹ്മത്തിൽ തന്നെയാണ്. ബാഹ്യമായ ചലനാത്മകതയും അതിൻ്റെ ഉള്ളിൽ നിശ്ചലമായിട്ടുള്ള ഒരു ആന്തരികതയും. ഈ ബാഹ്യമായ ചലനം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന എന്താണ്? അതിൽ ആ ബ്രഹ്മത്തിൽ അന്തർലീനമായ സകല രൂപങ്ങളും നാമങ്ങളും ഭാവങ്ങളൊക്കെ പുറത്തേക്ക് പ്രകടമാകുന്നു, അതിങ്ങനെ ശോഭിക്കുന്നു, പുറത്തേക്കിങ്ങനെ പ്രകടമാകുന്നു ചലിക്കുന്ന സമയത്ത്. അതേ അവസരത്തിൽ ആ ചലനത്തിൻ്റെ ബാഹ്യം ഈ ഗുണങ്ങളെയൊക്കെ പ്രതിഭാസിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ആന്തരികമായി നിശ്ചലമായിട്ടിരിക്കുന്ന അതേ ബ്രഹ്മം ഇതൊക്കെ കണ്ട് രസിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ബാഹ്യമായ ചലനാത്മകത ഗുണങ്ങളെ പ്രകടമാക്കുന്ന സമയത്ത് ആന്തരികമായി നിശ്ചലമായിട്ടിരിക്കുന്ന അതേ ബ്രഹ്മത്തിൻ്റെ ഭാവം ഇതൊക്കെ കണ്ട് രസിക്കുകയാണ്. നാമരൂപങ്ങളും ഭാവങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നതിനെ, പ്രതിഭാസിക്കുന്നതിനെ കണ്ട് രസിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. രസിക്കാനുള്ള കാരണം എങ്ങനെയാണ്? എന്താ രസിക്കാനുള്ള അതിൻ്റെ ആ ഒരു പ്രാഥമികമായ ഒരു കഴിവ് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ചലനാത്മകതയെ പൂണ്ട ബാഹ്യത്തിന് ആന്തരികമായ ഈ നോക്കിക്കാണുന്ന ബ്രഹ്മത്തെ ഒരു വിധത്തിലും ബാധിക്കാൻ സാധ്യമല്ല. അപ്പം ബാഹ്യമായ ഈ ചലനം അഗ്നിയെ പ്രതിഭാസിപ്പിക്കുന്നു എന്ന് വെച്ചാൽ, ഈ അഗ്നി ആന്തരികമായി നിശ്ചലായിട്ടിരിക്കുന്ന ആ ബ്രഹ്മത്തിൻ്റെ അംശത്തെ ഒരിക്കലും പൊള്ളിക്കില്ല. ഈ പ്രാതിഭാസിക ലോകം ഒരിക്കലും ആന്തരികമായി നിശ്ചലമായി ഇതൊക്കെ നോക്കിക്കണ്ടിരിക്കുന്ന സാക്ഷിഭാവത്തോടുകൂടി, സാക്ഷി കണ്ണുള്ളത് എന്നർത്ഥം, കാണാൻ കഴിവുള്ള ആ ഭാവത്തിനെ ഒരു വിധത്തിലും ബാധിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് നോക്കിക്കണ്ട് രസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ സിനിമയ്ക്ക് പോയി കണ്ടാൽ സിനിമയിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോൾ നമുക്കൊന്നും സംഭവിക്കില്ല എന്നറിയാം, നമ്മളെ ബാധിക്കില്ല എന്നറിയാം. കൊടുങ്കാറ്റടിക്കുമ്പോൾ നമ്മളെ ബാധിക്കില്ല എന്നറിയാം. അവിടെ എന്ത് സംഭവിച്ചാലും നമ്മളെ ബാധിക്കില്ല എന്ന് പരിപൂർണ ബോധ്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് സിനിമ രസിക്കാൻ സാധിക്കുന്നത്. നേരെ മറിച്ച് ടൗണിൽ ഒരു ലഹളുള്ള സ്ഥലത്ത് അത് കൊണ്ട് രസിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം എപ്പോഴാണ് കല്ല് നമ്മളെ തലയ്ക്ക് വരിക, എപ്പോഴാണ് പോലീസ് നമ്മളെയും കൂടി കൂട്ടി പിടിച്ചുകൊണ്ടുപോവുക, അല്ലെങ്കിൽ കൊള്ളക്കാർ വന്ന് തല്ലുന്ന സമയത്ത് നമ്മളും കൂടി എപ്പോഴാണ് അട്ടികൊണ്ട് വിഴുക എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമുക്ക് രസിക്കാൻ പറ്റില്ല, പേടിച്ചാണ് നമ്മൾ ഇവിടുന്ന് ഓടിക്കളയുക ചെയ്യുക. സിനിമയിലാവുമ്പോൾ നമുക്ക് ഉറപ്പാണ് ആ സ്ക്രീനിൽ സംഭവിക്കുന്നൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, രസിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് അതുകൊണ്ടാണ് ലഭിക്കുന്നത്. കാഴ്ച ബംഗ്ലാവിൽ പോയാൽ സിംഹങ്ങളും പുലികളും ഒന്നും നമ്മളെ ബാധിക്കില്ല എന്ന് നമുക്ക് പരിപൂർണ വിശ്വാസമാണ്. അങ്ങനെയാണ് അതിൻ്റെ മണ്ഡലമൊന്ന് വേറെ, നമ്മളെ മണ്ഡലമൊന്ന് വേറെ. അതുകൊണ്ട് അത് ബാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അവയൊക്കെ നോക്കി രസിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അത് രസിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ രസിക്കുകയല്ല ചെയ്യുക, സഫർ ചെയ്യുക ചെയ്യുക, ഭയപ്പെടുക ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു ചലനത്തിൽ രണ്ട് വശങ്ങൾ, ബാഹ്യമായ ചലനാവസ്ഥ, അതിൻ്റെ ഉള്ളിൽ അതേ വസ്തു തന്നെ നിശ്ചലമായിട്ട് ഈ ചലനം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെ നോക്കിക്കണ്ട് രസിക്കാൻ വേണ്ടിയിരിക്കുന്ന സാക്ഷിഭാവം, രണ്ടും ഒന്ന് തന്നെ. ഈ ബാഹ്യമായ ചലനം അങ്ങ് നിന്ന് കഴിഞ്ഞു എന്ന് വെക്കാം. നിന്ന് കഴിഞ്ഞാൽ ഈ ആന്തരികമായ സാക്ഷിഭാവവും ബാഹ്യമായി ചലിക്കുന്ന ഗുണങ്ങളെ പ്രതിപാദിപ്പിക്കുന്ന ബാഹ്യഭാവവും രണ്ടല്ല, ഒന്നു തന്നെ. അദ്വൈതം എന്ന് പറയും. അപ്പൊ ഇത് ദ്വൈതായി തൽക്കാലിക തോന്നുന്നു. എന്തിനു വേണ്ടി? ആ ബ്രഹ്മത്തിൽ അന്തർലീനമായ അനന്ത വൈഭവങ്ങളെ പുറത്തേക്ക് പ്രകടമാക്കി കണ്ട് രസിക്കാൻ. അത് തന്നെ ആ ബ്രഹ്മം തന്നെ ആ അനന്ത ചൈതന്യ സ്വരൂപത്തെ ഈ ഭാവങ്ങളെ കണ്ട് രസിക്കാൻ വേണ്ടി അതേ ചലനാത്മകതയെ പൂണ്ട ബ്രഹ്മത്തിൻ്റെ അന്തര്യാമിയായിട്ട് നോക്കിക്കണ്ടിരിക്കുകയാണ്. അതിനെ അന്തര്യാമി, സാക്ഷിഭാവം, കൂടസ്ഥാത്മാവ്, വിഷ്ണു എന്നൊക്കെ പറയും നമ്മൾ. അകത്ത് ഇത് നോക്കുന്ന ആൾ അദ്ദേഹത്തെ ഇതൊന്നും ബാധിക്കില്ല. അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന, അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയും, ബ്രഹ്മം എന്ന് പറയും, കൂടസ്ഥാത്മാവ് എന്ന് പറയും, പല പേരുകളും വിളിക്കുന്നു. കാരണം ഈ ചലനാത്മകത ഏതൊന്നിനെ ബാധിക്കില്ലയോ, ആ ഏതൊന്നിനാണോ ഈ ചലനത്തെ കണ്ട് രസിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത്, അതിനെയാണ് കൂടസ്ഥാത്മാവ്, ബ്രഹ്മം, ആത്മാവ് എന്നൊക്കെ പറയുന്നത്. മറ്റതിനെ പ്രകൃതി എന്നാണ് പറയുന്നത്. ചലിക്കുന്നതുകൊണ്ട് ഗുണങ്ങളെ പ്രതിഭാസിപ്പിക്കുകൊണ്ട് അതിനെ പ്രകൃതി എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ മായ എന്ന് പറയും, മറ്റേതിനെ ബ്രഹ്മം എന്നും ഇതിനെ മായ എന്നും പറയാം. ഇത് പ്രകൃതി, അന്തര്യാമിയായിട്ടിരിക്കുന്ന അതിന് പുരുഷൻ, ഇങ്ങനെയൊക്കെ പറയാം. മറ്റേതിലാണെങ്കിലോ, സാഖ്യയോഗത്തിലൊക്കെ ആണെങ്കിൽ പ്രകൃതിയെ പ്രകൃതിയായിട്ടും മറ്റേതിനെ പ്രധാനം എന്ന് പറയും, പേര് മാറ്റി പറയുന്നു, അത്രയേ ഉള്ളൂ. സംഗതി ഇത്രയേ ഉള്ളൂ. ഏത് ശാസ്ത്രം നമ്മൾ നോക്കിയാലും, വേദാന്തായാലും ശരി, തന്ത്രശാസ്ത്രമായാലും ശരി, ഭക്തി ശാസ്ത്രമായാലും, ഏത് ശാസ്ത്രമായാലും, ബാഹ്യമായ ഒരു ചലനാത്മകത ആ ബ്രഹ്മം തന്നെയാണ് ചലിച്ച് ഗുണങ്ങളെ പ്രതിപാദിപ്പിക്കുന്നത്. അതേ ബ്രഹ്മം തന്നെ നിശ്ചലഭാവത്തിൽ അന്തര്യാമിയായിട്ട് കുടസ്ഥാത്മാവായി ഇതിനെ നോക്കി കണ്ട് രസിക്കുകയും ചെയ്യുകയാണ്. അപ്പം അതാണ് ഇപ്പം ഇതിൻ്റെ ഘടന. ഇനിയിപ്പോൾ അതിൻ്റെ വഴി എങ്ങനെ, ഏതൊക്കെ കാണണം, ഏതൊക്കെ കണ്ട് രസിക്കണം, എത്ര അനന്ത വൈഭവങ്ങളുണ്ട്, അത് മുഴുവൻ കണ്ട് രസിക്കണം. അപ്പോൾ ആദ്യത്തെ ചലനം ഒരു ഊർജ കണികയാണ്. ഊർജ്ജകണിക ചലിക്കുമ്പോൾ ആ ചലിക്കുന്ന ഊർജ്ജകണികയുടെ അന്തര്യാമിയായിട്ട് ഇത് നോക്കിക്കണ്ട് രസിക്കാൻ സ്വതന്ത്രമായിട്ട് അതേ ബ്രഹ്മം തന്നെ അതിൻ്റെ ഉള്ളിൽ അണോരണിയാനായിട്ട്, ഒരണുപോലെ അണുമാത്രമാണ് ക്വാർക്ക് എന്നൊക്കെ പറയും, അതിൻ്റെ ഉള്ളിൽ അണോരണിയാനായിട്ട് ഇരുന്ന് ഇതൊക്കെ കണ്ട് രസിക്കുക. എങ്ങനെ? ഈ ഊർജ്ജകണിക ക്വാർക്ക് പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ആ മൂവ് ചെയ്യുമ്പോൾ എന്തെല്ലാം ഗുണങ്ങളാണ് പുറത്തേക്ക് പ്രതിഭാസിപ്പിക്കുന്നത് അതിനൊക്കെ കണ്ട് രസിക്കുന്നു. ആദ്യം നമ്മളെ കണ്ണുകൊണ്ടിപ്പോൾ ഒരു ക്വാർക്ക് കാണാനില്ല, കണ്ടാൽ തന്നെ അതിൻ്റെ പ്രതിഭാസം എന്ത് ഗുണത്തെ പ്രതിഭാസിപ്പിക്കുന്നു നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു അണുവിൻ്റെയും അണുവായിട്ട് അണോരണിയാനായിട്ടുള്ളിൽ അന്തരിയാമയായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് പ്രതിഭാസിപ്പിക്കുന്നത്. അപ്പോൾ അത് കണ്ട് രസിച്ചതിൻ്റെ ശേഷം പിന്നെ അടുത്ത പടിയിലേക്ക് പോവുകയാണ്. ക്വാർക്കുകളെല്ലാം കൂടിച്ചേർന്ന് ഒരു ആറ്റം, ഒരു പ്രോട്ടോണായി, ഇലക്ട്രോണായി, ന്യൂട്രോണായി, അതിൻ്റെ ഉള്ളിലും അന്തര്യാമിയായിട്ട് നിശ്ചലഭാവത്തിലിരുന്ന് ഒരു പ്രോട്ടോൺ ചലിക്കുമ്പോൾ എന്തൊക്കെ ഭാവങ്ങളെയാണ് പ്രകടമാക്കുന്നത്, എന്തെല്ലാം ഗുണങ്ങളെയാണ് പ്രതിപാദിപ്പിക്കുന്നത് അതിനെ നോക്കി കണ്ട് രസിച്ചു. അതിൻ്റെ ശേഷം ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ ഇതിലൊക്കെ അന്തര്യാമിയായിട്ടിരുന്നു കൊണ്ട് ഇതൊക്കെ കണ്ട് രസിക്കുന്നു. അതിൻ്റെ ശേഷം ഇത് കൂടിച്ചേർന്ന് ഒരു ആറ്റായി തീർന്നു. ആറ്റായി കഴിയുമ്പോൾ ഒരു ആറ്റം എന്തെല്ലാം ഗുണങ്ങളെയാണ് പ്രതിപാദിപ്പിക്കുന്നത് എന്ന് നോക്കി കണ്ട് രസിക്കാൻ അതിൻ്റെ ഉള്ളിലും അന്തര്യാമിയായി നിശ്ചല ബ്രഹ്മം ഇരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ആറ്റംസ് എല്ലാം കൂടിച്ചേർന്ന് മോളിക്യൂൾസ് ആയാൽ ഈ മോളിക്യൂൾ എന്തിനെ പ്രതിപാദിപ്പിക്കുന്നു, എന്തെല്ലാം ഗുണങ്ങളെ പ്രതിപാദിപ്പിക്കുന്നു അത് കണ്ട് രസിക്കാൻ വേണ്ടി അതിൻ്റെ അന്തര്യാമിയായിട്ടും നിശ്ചലഭാവത്തിൽ ഇതൊക്കെ നോക്കി കണ്ട് രസിക്കുന്നു നമ്മൾ. മോളിക്യൂൾ, മോളിക്യൂൾ എന്തിൻ്റെ മോളിക്യൂൾ? ഇരുമ്പിൻ്റെ മോളിക്യൂൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഗുണങ്ങളെ പ്രതിപാദിപ്പിക്കുന്നത്? സ്വർണത്തിൻ്റെ മോളിക്യൂൾ എന്തൊക്കെ ഗുണങ്ങളെ പ്രതിപാദിക്കുന്നു? അലൂമിനിയത്തിൻ്റെ മോളിക്യൂൾ എന്തൊക്കെ ഗുണങ്ങളെ പ്രതിപാദിപ്പിക്കുന്നു? ഇങ്ങനെ ചെമ്പ്, ഇരുമ്പ്, വെള്ളി, എല്ലാ എല്ലാ സാധനവും. ഇപ്പം 108 110 എത്ര മൂലകങ്ങളുണ്ടോ അത്രയും മൂലകങ്ങൾ, ഓരോ മൂലകങ്ങളും എന്തെല്ലാം ഗുണങ്ങളെ പ്രതിഭാസിപ്പിക്കുന്നു, അതൊക്കെ കണ്ടു രസിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി അതിൻ്റെ ഉള്ളിലും അന്തരിയാൻ വേണ്ടിയിരുന്നു, അതും കണ്ടു രസിച്ചു. അതിൻ്റെ ശേഷം അതിൻ്റെ അപ്പുറം ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന് കോംപ്ലക്സ് മെറ്റീരിയലായി സസ്യങ്ങളായി. സസ്യങ്ങളുടെ അന്തര്യാമിയായിട്ട് ഈ പ്രപഞ്ചവും സസ്യവും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, എന്തെല്ലാം ഭാവങ്ങളും ഗുണങ്ങളും, അത് അതിൻ്റെ ഘടനയിലുള്ളതായ ഗുണങ്ങളെയും അതിൻ്റെ ഭാവത്തിലുള്ളതായ വൈവിധ്യങ്ങളെയും നോക്കി കണ്ടു രസിക്കാൻ അതിൻ്റെ ഉള്ളിലോ ഒരു സസ്യത്തിൻ്റെ ഉള്ളിലോ അന്തര്യാമിയായി നോക്കുന്നത്, അത് കണ്ടു രസിച്ചു. പിന്നെ ചെറിയ ചെറിയ പുഴുക്കളായിട്ടോ കൃമികളായിട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ അന്തര്യാമിയായിട്ട് ആ കൃമി അല്ലെങ്കിൽ ആ പുഴു ഈ ലോകമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം ഗുണങ്ങളാണ് പ്രതിഭാസിക്കുന്നത്, എന്തെല്ലാം ഗുണങ്ങൾ അനുഭവിക്കുന്നു, എന്തെല്ലാം സുഖങ്ങളും ദുഃഖങ്ങളും അതിൽ നിന്ന് അനുഭവമാകുന്നു, അതിനെയൊക്കെ നോക്കിക്കണ്ട് ഒരു മനസ്സായാലും ഡെവലപ്പ് ചെയ്തു. ആ മനസ്സും ഈ ലോകവും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം വൈവിധ്യങ്ങളാണ് അത് അനുഭവിക്കുന്നതെന്ന് നോക്കിക്കണ്ട് രസിക്കുക. അതിൻ്റെ ഉള്ളിൽ അന്തര്യാമയായിട്ട് അതിനൊക്കെ നോക്കിക്കണ്ട് രസിക്കുക. പക്ഷികളായി അങ്ങനെ വന്ന് മൃഗങ്ങളായി, മൃഗങ്ങൾ താഴ്ന്ന തലത്തിലുള്ള മൃഗങ്ങളായി, അതിൻ്റെ ഉള്ളിൽ ആ മൃഗത്തിൻ്റെ ഉള്ളിൽ കൂടി ഉള്ളിൽ അന്തര്യാമയായിട്ട് ആ മൃഗവും ഈ പ്രപഞ്ചത്തെ നോക്കി കാണുന്നതായിട്ടുള്ള ആ ജീവിതത്തിൽ എന്തെല്ലാം പ്രത്യേകതകളാണ് നോക്കി കാണാനുള്ളത് നോക്കി അത് കണ്ട് രസിക്കുന്നു. അതിനുശേഷം ഉയർന്ന മൃഗങ്ങൾ, ചെറിയ മൃഗങ്ങൾ കഴിഞ്ഞ് ഉയർന്ന മൃഗങ്ങൾ, ഉയർന്നു പോയി അങ്ങനെ വലിയ അവസ്ഥയിലുള്ള സിംഹം മുതലായതൊക്കെ അതിൻ്റെ ഉള്ളിൽ അന്തര്യാമയായിട്ട് എങ്ങനെയുണ്ട് ഈ പ്രപഞ്ചം എന്ന് നോക്കി കണ്ടു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം മനുഷ്യരായി, മനുഷ്യൻ്റെ അവസ്ഥയിൽ ആദ്യം അജ്ഞാനി മനുഷ്യനായിട്ട്, അതായത് മൃഗങ്ങൾ മൃഗത്തിൽ നിന്ന് മനുഷ്യനാകുമ്പോൾ 99% മൃഗവും 1% മനുഷ്യനായിട്ടുള്ള മനുഷ്യനാണ്. അങ്ങനെ എങ്ങനെ ഈ ലോകത്തെ നോക്കി കാണുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് കണ്ടു. അതിന് 2% മനുഷ്യനും 98% മൃഗവുമായിട്ട് എങ്ങനെയുണ്ട് നോക്കി കണ്ടു. പിന്നെ കുറേ കഴിഞ്ഞ് 93%, അങ്ങനെ കൂടി 100% മനുഷ്യത്വവും 0 മൃഗീയത്വമായിട്ടുള്ള പൂർണ്ണ മനുഷ്യനായി. അതിൻ്റെ ശേഷം ആ പൂർണ്ണ മനുഷ്യനിൽ 1% ജ്ഞാനി, 99% മനുഷ്യത്വവും ആയിട്ടുള്ള അവസ്ഥ എങ്ങനെയുണ്ട്, അതിൽ കൂടി നോക്കുമ്പോൾ എങ്ങനെയുണ്ട് ബ്രഹ്മാണ്ടം നോക്കിക്കണ്ടു. പിന്നെ 2% ജ്ഞാനി, 98% മനുഷ്യൻ, അങ്ങനെ പോയി പോയി 100% ജ്ഞാനിയാവുന്നവരെ ഓരോ ഗ്രേഡിലുള്ള ജ്ഞാനി അവസ്ഥ എങ്ങനെയുണ്ട് ഈ ലോകത്ത് നോക്കിക്കാണുന്നു എന്ന് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് 1% പൂർണ്ണജ്ഞാനിയായി കഴിഞ്ഞാൽ 1% ജീവൻ മുക്താവസ്ഥ അതിൽ തുടങ്ങി. പിന്നെ അത് 2%, 3% അങ്ങനെ പോയി 100% ജീവൻ മുക്തനായിട്ടും ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണും. അതായത് 1% ജീവൻ മുക്തനായിട്ട് നോക്കിക്കാണുന്നു, 2%, 3%, അങ്ങനെ ഇവിടെ 100% ജീവൻ മുക്തനായിട്ട് ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് നോക്കിക്കണ്ടു. അതോടുകൂടി ഈ ചക്രം തീർന്നു. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിശ്ചലാവസ്ഥയെ പ്രാപിക്കുകയാണ്. ബാഹ്യമായിട്ടുള്ള ചലനാവസ്ഥ നിന്ന സമയത്ത് ഉള്ളിലുള്ള അന്തര്യാമിയും ബാഹ്യമായിട്ടുള്ള ചലനാവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള ബ്രഹ്മത്തിൻ്റെ ഭാഗം രണ്ടല്ല, ഒരു ഭാവം, ഒരു ബ്രഹ്മ തന്നെ. മറ്റേ വശത്ത് നിന്ന് അപ്പോഴും പുതുതായിട്ടിങ്ങനെ ഓരോ ഊർജ കണിക ചലിക്കുന്നതായിട്ടുണ്ടാവും. അത് ഇലക്ട്രോൺ ആവുന്നു, പ്രോട്ടോൺ ആവുന്നു, ന്യൂട്രോൺ ആവുന്നു, ആറ്റംസ് ആവുന്നു, മോളിക്യൂൾസ് ആവുന്നു, മിനറൽസ് ആവുന്നു, അതിൽ സസ്യലതാദികളാവുന്നു, പക്ഷിമൃഗാദികളാവുന്നു, മൃഗങ്ങളാവുന്നു, മനുഷ്യരാവുന്നു, മൃഗീയ മനുഷ്യരാവുന്നു, മനുഷ്യത്വം ഉണ്ടാവുന്നു, ജ്ഞാനിയാവുന്നു, ജീവൻമുക്താവസ്ഥ, ജീവത്വം എന്നുള്ള അവസ്ഥ ചലനം കൊണ്ട് മാത്രമേ ഉള്ളൂ. നിശ്ചല തത്വേ ജീവൻ മുക്തി, ജീവൻ മുക്താവസ്ഥ എന്ന് പറഞ്ഞാൽ അവസാനം ചലനം നിൽക്കലാണ്. കാരണം അറിയേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഈ ജീവപ്രക്രിയയിൽ സൃഷ്ടിപ്രക്രിയയിൽ എന്തൊക്കെയാണോ അറിയാനുള്ളതൊക്കെ കണ്ട് രസിച്ചു കഴിഞ്ഞു. ഇനി വിശ്രമിക്കുക, അങ്ങോട്ട് പോകുന്നത് വിശ്രാന്തി, അങ്ങോട്ട് തിരിച്ച് ലയം പ്രാപിക്കുകയാണ്. ഇതിൽ ബ്രഹ്മത്തിൽ തന്നെ ബ്രഹ്മം ബ്രഹ്മമായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോയി അല്ലെങ്കിൽ വേറെ വല്ല കളി കളിക്കാൻ പോയി ഒക്കെ കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് ഡ്രസ്സൊക്കെ മാറി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വിശ്രമിക്കുന്നു, പിറ്റേദിവസം വീണ്ടും പോകുന്നു, അതുപോലെ വീണ്ടും. അപ്പം ഇതാണ് ഈ സൃഷ്ടിപ്രക്രിയ എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൽ ഇത് ഒരു എക്സിബിഷൻ പോലെയാണ്. എക്സിബിഷനിൽ 120 സ്റ്റോളുണ്ട്, ഒക്കെ കണ്ടിരുന്ന നല്ല ഉഗ്രമായിട്ടുള്ള എക്സിബിഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങളാണ് ലോകത്തുള്ള സകല കൗതുകരമായിട്ടുള്ള സാധനങ്ങളും 120 സ്റ്റോളിൽ ഒക്കെ വെച്ചിരിക്കുകയാണ്. കാണാൻ പോകാമെന്നൊന്ന് കണ്ടു. ഫീസ് കൊടുത്ത് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തു, അതിൻ്റെ ഉള്ളിൽ കയറി. ഒന്നാമത്തെ സ്റ്റോളിൻ്റെ ഉള്ളിൽ ഉള്ളിൽ കയറി നോക്കുമ്പോൾ നവരത്നങ്ങളാണ് അതിൽ വെച്ചിരിക്കുന്നത്. നവരത്നങ്ങളിൽ ഓരോ ലൈറ്റ് ഇടുന്ന സമയത്ത്, ഓരോ കളറുള്ള ബൾബ് ഓൺ ചെയ്യുന്ന സമയത്ത് എന്താവുന്ന വർണ്ണരാജികൾ എന്തൊക്കെയാണ് കണ്ടിട്ട് മതിയാവുന്നില്ല. അവിടെ നിന്ന് നിന്ന് പിന്നെയും പിന്നെയും പിന്നെയും കണ്ടിരിക്കും. അപ്പോൾ സ്റ്റോളിൻ്റെ ഉള്ളിൽ നമ്മൾ ചെല്ലുക എന്ന് പറഞ്ഞാൽ സ്റ്റോളിൽ ഉള്ള പദാർത്ഥങ്ങളുണ്ട്, അതിനെ കണ്ടു രസിക്കാൻ വേണ്ടി നമ്മളതിൻ്റെ ഉള്ളിൽ അന്തരിയാമായിട്ട് കയറുക എന്നർത്ഥം. കയറിയത് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിന് പുറത്തേക്കിന് വരും. വന്നതിൻ്റെ ശേഷം പിന്നെ അടുത്ത സ്റ്റോളിലേക്ക് കയറും, അതും കണ്ടു രസിച്ചതിന് ശേഷം അതിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ 120 സ്റ്റോളും കഴിഞ്ഞാൽ കഴിഞ്ഞോ കഴിഞ്ഞു പോവാന്ന് തിരിച്ചു പോവാം. ഇതുപോലെയാണ് ഈ സ്റ്റോൾ പോലെയാണ്. ഒരു കോർക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റോളാണ്, ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്റ്റോളാണ്, ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്റ്റോളാണ്, പിന്നെ മിനറൽസ് എന്ന് പറഞ്ഞാൽ ഓരോ മിനറൽസും ഓരോ തരത്തിലുള്ള ഗുണങ്ങളെ പ്രതിപാദിപ്പിക്കുന്ന ഓരോ സ്റ്റോളുകളാണ്. അതും കഴിഞ്ഞ് ചെറിയ ജീവജാലങ്ങളായി, സസ്യലതാദികളായി, പക്ഷിമൃഗാദികളായി, മനുഷ്യരായി, കുറേ സ്റ്റോള്. മനുഷ്യൻ്റെ ഉള്ളിൽ അന്തര്യാമയായി ഇരിക്കുന്ന അതേ ആൾ തന്നെയാണ്, അതേ ബ്രഹ്മം തന്നെയാണ് ഒരു പുഴുവിൻ്റെ ഉള്ളിലും അന്തര്യാമയായിട്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഒരാറ്റത്തിൻ്റെ ഉള്ളിൽ അന്തര്യാമയായി ആറ്റത്തിൻ്റെ പ്രതിഭാസങ്ങളെ കണ്ടു രസിക്കുന്നത്. അതുതന്നെയാണ് ഒരു ക്വാർക്ക് പാറി ചലിക്കുന്ന ഊർജ്ജ കണികയുടെ ഉള്ളിൽ അന്തര്യാമയായിട്ട് അണുവരണിയാനായിട്ട് ഈ അണു പ്രതിഭാസിപ്പിക്കുന്ന ഗുണങ്ങളെ കണ്ടു രസിക്കുന്നു. അതേ അന്തര്യാമയാണ് ഒരു ജീവൻ മുക്തനായിട്ടുള്ള ഒരാൾ എപ്രകാരം പ്രപഞ്ചത്തെ നോക്കിക്കാണുന്നു എന്ന് നോക്കിക്കാണാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ അന്തര്യാമയായിട്ട് വർദ്ധിക്കും. അപ്പം അന്തര്യാമി എല്ലാറ്റിലും ഒന്ന് തന്നെ. ഒരു സിംഹത്തിൻ്റെ ഉള്ളിൽ അന്തര്യാമി, ആ സിംഹം കടിക്കാൻ വേണ്ടി പിന്നാലെ ഓടുന്നു, ഒരു മാൻ്റെ പിന്നാലെ പോകുന്നു, ആ മാന് രക്ഷപ്പെടാൻ ഓടുന്നു, ഓടുന്ന മാനിൻ്റെ ഉള്ളിൽ അന്തര്യാമ്യം, അതിനെ പിടിക്കാൻ ഓടുന്ന സിംഹത്തിൻ്റെ ഉള്ളിൽ അന്തര്യാമ്യം ഒന്ന് തന്നെയാണ്. ഒരേ അന്തര്യാമയാണ് പിടിക്കാൻ ഓടുന്നതും രക്ഷപ്പെടാൻ ഓടുന്നതും, ഒരേ അന്തര്യാമ്യം അതിൻ്റെ ഉള്ളിൽ. അപ്പം ഇങ്ങനെ അവസാനം വരെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ബാഹ്യമായിട്ടുള്ള പ്രകൃതി നിശ്ചലമായി, നിശ്ചലമായി കഴിഞ്ഞാൽ നിശ്ചലത്വ ജീവൻ മുക്തി, ജീവത്വം എന്ന് പറഞ്ഞ അവസ്ഥ അവസാനിച്ച് ബ്രഹ്മതത്വമായി മാറി, ബ്രഹ്മത്വമായി. പാറ ചലിക്കേണ്ട പാറ വളരെ സ്പീഡിൽ ചലിക്കേണ്ട, പാറയിലുള്ള ഇലക്ട്രോൺസൊക്കെ എത്ര സ്പീഡിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നിശ്ചലമായിട്ടുള്ള ഒരു വസ്തുവില്ല. എതുകിഞ്ച ജഗത്യാം ജഗത്ത് എന്ന് പറയാൻ കാരണം അതാണ്, ചലിക്കുന്നതായിട്ടുള്ള എന്തൊക്കെ അവിടെ ഉണ്ടോ അതൊക്കെ ചലിക്കുന്നതായിട്ടുള്ള ഈ ചലനം കൊണ്ട് ആണ് ഗുണങ്ങളെ പ്രതിഭാസിപ്പിക്കുന്നത്. ആ പ്രതിഭാസിപ്പിക്കേണ്ട ഗുണങ്ങളെ കണ്ട് രസിക്കാനാണ് ആ ചലിക്കുന്ന അതേ ബ്രഹ്മം തന്നെ നിശ്ചല ഭാവത്തിൽ അതിൻ്റെ ഉള്ളിൽ അന്തരിയാമായിട്ടിരിക്കുന്നത്. രസിക്കാൻ കാരണം ബാഹ്യമായിട്ടുള്ള ഈ ഗുണങ്ങൾക്കൊന്നും തന്നെ ഇതിനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല, ബ്രഹ്മത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് രസിക്കാനുള്ള സ്വാതന്ത്ര്യം ബ്രഹ്മത്തിന് കിട്ടിയിട്ടുള്ളത്, നമ്മൾ സിനിമ കാണുന്ന മാതിരി എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഈ അനന്തമായിട്ടുള്ള ഈ പ്രക്രിയയുടെ ലോജിക്, അതിൻ്റെ ഒരു ന്യായം ഏത് രീതിയിലാണ്, അതിലൊരു അതിനൊരു അർത്ഥം ഏത് രീതിയിലാണെന്നാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥ, ഒരു സ്റ്റോളിൽ കയറി നമ്മൾ അവിടെ തന്നെ ഇരുന്നു എന്നൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം 3 മണിക്കൂറേ ഉള്ളൂ. 6 മണിക്ക് ഉള്ളിൽ കയറി 9 മണിക്ക് ലൈറ്റ് ഓഫ് ആക്കും, എല്ലാവരും പുറത്ത് പോയിക്കോളുന്നതാണ്. അപ്പോൾ ഈ 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ 120 സ്റ്റോളും കണ്ട് തീരണം. അപ്പോൾ ഒരു സ്റ്റോൾ കണ്ട് കഴിഞ്ഞ്, എല്ലാം നോക്കി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ സമയം കളയരുത്. അപ്പോൾ അവിടെ വളണ്ടിയേഴ്സ് ഉണ്ടാവും, വളണ്ടിയേഴ്സ് വന്നു, അയ്യോ ഇവിടെ അധികം സമയം കളയരുത്, വേഗം അങ്ങോട്ട് പോകണം, കാരണം ബാക്കിൽ ക്യൂ നിൽക്കുകയാണ്, നിങ്ങൾ പോയിട്ട് വേണം അവർക്ക് ഉള്ളിൽ പ്രവേശിക്കാൻ എന്ന് പറയും. ആരാ താൻ എന്നോട് പറയാൻ, ഞാൻ ഫീസ് കൊടുത്തിട്ടാണ്, ഞാൻ ടിക്കറ്റ് എടുത്ത് വന്നതാണ്, എനിക്ക് ബാക്കി സ്റ്റോളൊന്നും കാണേണ്ട ആവശ്യമില്ല, ഇത് മാത്രം കണ്ടാൽ മതി. എന്നാൽ ശരി അങ്ങനെ ഇരുന്നോട്ടെ എന്ന് പറയും. 3 മണിക്കൂർ കഴിഞ്ഞ് അയാൾ ഇറങ്ങിപ്പോവാണ്. ഇറങ്ങിപ്പോകുന്ന സമയത്ത് ബാക്കിയുള്ളവർ ആ മയിലാട്ടം എന്ത് രസമല്ലേ, അല്ലെങ്കിൽ ഓരോ കാഴ്ചകളുടെ മനോഹരത ഇങ്ങനെ വർണ്ണിച്ച് കേൾക്കുമ്പോൾ, അതെവിടെ, അതെന്തോ 9-ാമത്തെ സ്റ്റോളിൽ നിങ്ങൾ കണ്ടില്ലേ, ഇല്ല ഞാൻ 1-ാമത്തേൽ തന്നെ ഇരുന്ന് സമയം മുഴുവൻ കഴിച്ചു, അതെന്നെ കാണാൻ മാത്രമുണ്ട്. അപ്പോൾ ഈ വളണ്ടിയേഴ്സ് പറയാണ് വേഗം വേഗം കണ്ട് അവസാനത്തെ സ്റ്റോൾ വരെ എത്തണം, കാരണം സമയം പോരാ, 3 മണിക്കൂർ കഷ്ടിയുള്ളൂ, വേഗം വേഗം പോകണം എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ അവസ്ഥയിൽ, മറ്റേ അവസ്ഥയിൽ നിന്ന് മറ്റേ അവസ്ഥയിലേക്ക് കൈങ്ങനെ മാറ്റി മാറ്റി പരിണമിപ്പിച്ച് ഒരു സ്റ്റോളിൽ നിന്ന് മറ്റേ സ്റ്റോളിലേക്ക് ഇങ്ങനെ പോയി. 1-ാമത്തേലേക്കാളും കൂടുതൽ രസങ്ങളാണ് മറ്റേ, 3-ാമത്തേൽ അതിലും കൂടുതൽ രസകരമായിട്ടുള്ള വസ്തുക്കളാണ്. അങ്ങനെ കൂടുതൽ കൂടുതൽ രസങ്ങൾ നിരത്തി വച്ചിരിക്കുന്നതാണ് ഈ സ്റ്റോളുകളൊക്കെ. അപ്പോൾ ഒരു സ്റ്റോളിൽ തന്നെ ഇരുന്ന് നമ്മൾ സമയം കളയരുത്. എല്ലാ ജന്മവും അടിയങ്ങളെ നീ ഒന്നായി ചേർക്കുക മണിവർണ്ണ നമ്മൾ പ്രാർത്ഥിച്ചാൽ, എല്ലാ ജന്മവും ഞാനും ഇയാളും തന്നെ ഭാര്യ ഭർത്താവായിട്ട് ഈ സുക്കട് ഈ ജീവിതം തന്നെ അനുഭവിക്കണം എന്നർത്ഥം പറഞ്ഞാൽ, ഇതിൻ്റെ ഉന്നതമായിട്ടുള്ള അവസ്ഥ ഏതൊക്കെ ഇരിക്കുന്നു അറിയാൻ. അപ്പോൾ ആ സ്റ്റോളുകളെല്ലാം നീ നാളെ വന്നാലും ഈ സ്റ്റോളിൽ തന്നെ 3 മണിക്കൂർ ഇരിക്കാൻ നമുക്ക് സൗകര്യം ഉണ്ടാവണേ എന്ന് പറയുന്ന മാതിരിയാണ്. വേഗം വേഗം അനുഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്ത അവസ്ഥയിലേക്ക് പോകണം. അത് പോകാൻ നമ്മൾ കൂട്ടാക്കിയെന്ന് വരില്ല, നമ്മൾ അവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് നമ്മളെ ഒരവസ്ഥ കഴിഞ്ഞ അടുത്ത അവസ്ഥയിലേക്ക് പരിണമിപ്പിക്കാൻ, മാറിപ്പോകാൻ ഒരു പ്രേരണ പ്രകൃതിയിൽ ഉണ്ടാവണം. അതിനാണ് നമ്മൾ ഉയർന്ന സത്യസായി ഭഗവാനെയോ അമൃതാനന്ദമയിനെയോ അല്ലെങ്കിൽ ശിവൻ്റെയോ വിഷ്ണുവിൻ്റെയോ ഒക്കെ പടം വെച്ചിട്ട് എന്നും പ്രാർത്ഥിക്കുകയും അതിൻ്റെ അവതാരങ്ങൾ പ്രകീർത്തിക്കുകയോ ചെയ്യുന്ന, മന്ത്രങ്ങൾ ജപിക്കുകയൊക്കെ ചെയ്യുന്ന. എന്തിനാണ്? ഈ അവസ്ഥയിൽ അറിയാനുള്ളതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അവസ്ഥയിലേക്ക് പോകാൻ ആണ്. അടുത്ത അവസ്ഥയിലുള്ളതായ, ഉയർന്ന അവസ്ഥയിലുള്ളതായ ആളുകളെ നമ്മൾ ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, അതിൽ നമ്മളെ ജീവനം മുഴുവനും കൂടുതലായിട്ട് ആകർഷിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ജീവിതത്തിലെ കർമ്മങ്ങൾ തീരുമ്പോൾ ഉയർന്ന അവസ്ഥയിലേക്ക് നമ്മൾ പരിണമിപ്പിക്കും. നമുക്കങ്ങനെ പറ്റിയെന്ന് വരാം, പക്ഷേ എല്ലാവർക്കും അങ്ങനെ പറ്റിയെന്ന് വരില്ലല്ലോ. ഈ ചെറിയ ജീവജാലങ്ങളൊക്കെ ഇങ്ങനെ ഒരു കോർക്ക് പാർട്ടിക്കിൾസിന് ഞാൻ ഒരു ജീവൻ മുക്താവസ്ഥ വരെ എത്തേണ്ടവനാണെന്നുള്ള ബോധം അവിടെ ഉണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യും? പ്രകൃതിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇവല്യൂഷണറി പ്രോസസ്സ് അടുക്കി വച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു കാർക്ക് പാർട്ടിക്കിൾ വേറൊരു കാർക്ക് പാർട്ടിക്കിളിനെ കാണുന്ന സമയത്ത് ആകർഷിക്കപ്പെടുന്നു. അങ്ങനെ 3 കാർക്ക് പാർട്ടിക്കിൾസ് കൂടി ഭയങ്കരമായിട്ടുള്ള ആകർഷണം, അത് പ്രത്യേക തരത്തിലുള്ള ആകർഷണം. അത് അങ്ങനെയല്ലാതെ ആ മറ്റൊരു വിധത്തിലുള്ള 3 എണ്ണം ആകർഷിക്കപ്പെടുന്ന സമയത്ത് വേറൊരു സാധനമായി, ഒന്ന് പ്രോട്ടോണായി, ഒന്ന് ന്യൂട്രോണായി, അത് രണ്ടും കൂടി ആകർഷിക്കപ്പെടുന്നു. ആ ശക്തി കൊണ്ട് തനിയെ ആകർഷിക്കപ്പെടാണ്. ഒരു കോർക്കിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, മറ്റ് കോർക്കുകളെല്ലാം കൂടി കൂടുന്ന സമയത്ത് എല്ലാം കൂടി തമ്മിൽ ആകർഷിക്കപ്പെടുക, എന്നിട്ട് എല്ലാം കൂടി ഒരു ആറ്റായി തീരാണ്. ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോണായി ആറ്റായി തീരാ. ആറ്റം എന്ന് പറഞ്ഞാൽ ഇതിനെ മുഴുവനും കൂടി ആകർഷിച്ച് മറ്റൊരു ഒരു വലിയൊരു മാഗ്നറ്റിക് ഫോഴ്സാണ് ഇതിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. ആ ഫോഴ്സ് പെട്ടവരെല്ലാം അട്രാക്ട് ചെയ്യപ്പെടുകയല്ല എന്ന് പറഞ്ഞില്ല, അങ്ങനെ അട്രാക്ട് ചെയ്യപ്പെട്ടു. അതിൻ്റെ ശേഷം അതെല്ലാം കൂടി അതുപോലെയുള്ള മറ്റു ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടൊരു മോളിക്യൂളാണ്. മോളിക്യൂൾസ് പലതരത്തിലുള്ള മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസ് തമ്മിൽ തമ്മിൽ കാണുന്ന സമയത്ത് ഇതിൽ ചെല്ലത് അങ്ങോട്ട് പോകുക, അതിൽ ചെല്ലത് ഇങ്ങോട്ട് വരും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള റിയാക്ഷൻസ്, പെർമുട്ടേഷൻ കോമ്പിനേഷനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് പദാർത്ഥങ്ങളെ പദാർത്ഥങ്ങളായിട്ട് നാനാതരത്തിലുള്ള പദാർത്ഥങ്ങളായിത്തീരുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഓരോ പദാർത്ഥത്തിൻ്റെ അന്തര്യാമയിൽ നോക്കുമ്പോൾ ഓരോ തരത്തിലുള്ള കാലിഡോസ്കോപ്പിക്കലായിട്ടുള്ള കാഴ്ചകളാണ് കാണുക. അപ്പോൾ എരുമ്പിലൂടെ നോക്കണം, ചെമ്പിലൂടെ നോക്കുമ്പോൾ വേറൊരു ടൈപ്പാണ്. സ്വർണത്തിൻ്റെ അന്തര്യാമയായി നോക്കുമ്പോൾ, സ്വർണത്തിൻ്റെ മോളിക്യൂളിൻ്റെ അന്തര്യാമയായിട്ട് നോക്കുമ്പോൾ മറ്റൊരു വൈവിധ്യമാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതിനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവോൾവ് ചെയ്യിക്കാനുള്ള ഒരു പ്രക്രിയ പ്രകൃതിയിലുണ്ടെന്നാണ്. അത് ഈ താഴ്ന്ന തരത്തിലുള്ളതായ ഈ ചെറിയ അണുക്കളുടെ അവസ്ഥയിൽ, അതായത് ഈ അറ്റോമിക് ലെവലിൽ അല്ലെങ്കിൽ ക്വാർക്ക് പാർട്ടിക്കിൾസിൻ്റെ ലെവലിൽ നിന്ന് തമ്മിൽ തമ്മിലുള്ള അട്രാക്ഷൻ, അങ്ങനെ അത് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സായി മാറിക്കഴിഞ്ഞ് അവസാനം കൂടി ചേർന്ന് ഒരു പ്ലാന്റിൻ്റെ അവസ്ഥ വരികയാണ്. പ്ലാന്റായി കഴിഞ്ഞാൽ സിന്തസൈസ് ചെയ്തിട്ട് അതിൽ പല പരിണാമങ്ങളും വരികയാണ്. പരിണാമങ്ങൾ വന്ന് പിന്നെ ചെറിയ ജീവജാലങ്ങൾ ഉണ്ടാവുകയാണ്. ആ ജീവജാലങ്ങൾ ഇതിനെ തിന്നിട്ടും തമ്മിൽ തമ്മിൽ തിന്നിട്ടുമാണ് മുന്നോട്ട് നയിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു പ്ലാന്റ് വേറൊരു പ്ലാന്റിനെ ഉപയോഗിക്കും അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി. മൃഗങ്ങളായിക്കഴിഞ്ഞ്, ജന്തുക്കളായിക്കഴിഞ്ഞ് ചെറിയ ജന്തുവിനെ വലിയ ജന്തു തിന്നിട്ടാണ് ജീവിക്കും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ചെറിയ ജന്തുവിൻ്റെ ശരീരം അതിനേക്കാൾ ഉയർന്ന് വികാസം പ്രാപിച്ച ഒരു ജന്തുവിൻ്റെ ആഹാരമാക്കി പ്രകൃതിയിലാണ് നിശ്ചയിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ വിൽ പവർ ഉണ്ട്, ഓരോന്നിനും അതാതിൻ്റെ വിൽ പവർ ഉണ്ട്. ആ വിൽ പവർ അതുകൊണ്ട് ഭാവിച്ചിട്ടാണ് ഉയർന്ന അവസ്ഥയിലേക്ക് പോകുന്നതെന്നാണ്. യത് ഭാവ തദ് ഭവതി എന്നാണ്. അപ്പോൾ ക്വാർക്ക് പാർട്ടിക്കിളിന് ഒരു ഇലക്ട്രോണിനെ, പ്രോട്ടോണിനെ അല്ലെങ്കിൽ ന്യൂട്രോണിനെ ഭാവിക്കാനുള്ള കഴിവുണ്ടാവണം. അത് ഉത്കടമായി ഭാവിച്ചു കഴിഞ്ഞാൽ ആ അവസ്ഥയിലേക്ക് അത് പരിണമിക്കപ്പെടുന്നതാണ്. യത് ഭാവ തദ് ഭവതി എന്നുള്ളത്. അപ്പോൾ ഒരു ക്വാർക്ക് പാർട്ടിക്കിൾസിന് സ്വന്തമായിട്ട് നിലനിൽപ്പില്ല, മറ്റത് കണ്ടു കഴിഞ്ഞാൽ അപ്പം അട്രാക്ട് ചെയ്യും. ഇതിനെക്കുറിച്ചാണ് എപ്പോഴും അത് സങ്കല്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സങ്കല്പിച്ച് സങ്കല്പിച്ച് അവസാനം അതിലങ്ങ് ലയം പ്രാപിക്കുന്ന സമയത്ത് അത് മറ്റൊരു വസ്തുവായി തീരാണ്. ആ വസ്തുവിൻ്റെ ഉള്ളിലും അന്തര്യാമയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അതിനെ എൻഗൾഫ് ചെയ്യുന്ന അതിനേക്കാൾ വലിയൊരു ശക്തി ഉണ്ടാവും. ആ ശക്തിയെക്കുറിച്ചാണ് ഇത് എപ്പോഴും സങ്കല്പിക്കുക. അങ്ങനെ അത് നമുക്കിപ്പോൾ ഭാവനയ്ക്ക് അപ്പുറമാവുകൊണ്ട് നമ്മൾ മൃഗങ്ങളുടെ അവസ്ഥയിൽ എത്തിയതിൻ്റെ ശേഷമുള്ള കാര്യം ചിന്തിച്ചാൽ മതി. ഒരു തവള എപ്പോഴും തിന്നുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്യും ചുറ്റുപാടും, വല്ല പാമ്പ് വരുന്നുണ്ടോ, കൊറ്റി വരുന്നുണ്ടോ എന്നൊക്കെ നോക്കും. അപ്പോൾ അത് അതിനെയാണ് എപ്പോഴും ചിന്തിക്കുക. ഒരു തവള ജീവനോട് തവളയെ ജീവനോടുകൂടിയാണ് പാമ്പ് വിഴുങ്ങുക. അപ്പോൾ തവളയ്ക്ക് എപ്പോഴും പാമ്പിനെ കുറിച്ചുള്ള സങ്കല്പമാണ്. കാരണം തവള എന്നുള്ള അവസ്ഥയെക്കാൾ ഉയർന്ന അവസ്ഥയാണ് പാമ്പിൻ്റേത്, ശക്തി കൊണ്ടും മറ്റൊക്കെ സ്വാതന്ത്ര്യം കൊണ്ടൊക്കെ. അപ്പോൾ ഇതിനേക്കാൾ ഉയർന്നൊരവസ്ഥയെ ധ്യാനിപ്പിച്ചാലേ ഈ തവളയുടെ ജീവിതം അവസാനിക്കുമ്പോൾ ആ ഉയർന്ന അവസ്ഥയിലേക്ക് തവളയുടെ ജീവൻ പ്രതിപാദിക്കുകയുള്ളൂ, ഇവോൾവ് ചെയ്യുള്ളൂ, അങ്ങോട്ട് പരിണമിക്കുകയുള്ളൂ. അപ്പോൾ പരിണമിക്കണമെങ്കിൽ ധ്യാനം ചെയ്യിക്കണം. അപ്പോൾ പ്രകൃതി ഒരു തവളയെ ധ്യാനിപ്പിക്കുകയാണ്, ഒരു പാമ്പിനെ ധ്യാനിപ്പിക്കുകയാണ് ഒരു തവള, ഒരു പാറ്റയെ കൊണ്ട് ധ്യാനിപ്പിക്കുകയാണ് ഒരു തവളയെ. എപ്പോഴും തവളയെ ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കും, അങ്ങോട്ടും കൂടെ നോക്കിക്കൊണ്ടിരിക്കും. അതുപോലെ തവള എപ്പോഴും ഒരു പാമ്പിനെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കും. പേടി, ഭയം എന്ന് പറഞ്ഞാൽ ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള ധ്യാനമാണെന്ന് അർത്ഥമാണ്. എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും, അങ്ങനെ അൾട്ടിമേറ്റ്ലി പാമ്പ് വന്ന് പിടിക്കുകയും ചെയ്യും, വിഴുങ്ങുകയും ചെയ്യും. ജീവനോടുകൂടി പാമ്പിൻ്റെ ആ സ്മരണയോടുകൂടി അത് ചാവുമ്പോൾ അതിൻ്റെ ജീവൻ പാമ്പിൻ്റെ അവസ്ഥയിലേക്ക്, അതായത് ഉയർന്ന അവസ്ഥയിലേക്ക് പരിണമിക്കുകയാണ്, ഗ്രാവിറ്റേറ്റ് ചെയ്യുന്ന അവിടെ. പാമ്പാണെങ്കിലോ എപ്പോഴും ഒരു ഗരുഡനെ, പരുന്തിനെയാണ് സങ്കല്പിക്കുക. കാരണം പരുന്ത് പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ റാഞ്ചി കൊണ്ടുപോയി കൊത്തിയിട്ട് വലിച്ച് ചീന്തിയിട്ട് വിഴുങ്ങുക ചെയ്യുക. അതുകൊണ്ട് എപ്പോഴും ഒരു പാമ്പിന് പേടി ഗരുഡനാണ്. ഒരു നിഴൽ കണ്ട ഉടനെ പേടിച്ചു, എപ്പോഴും ഇങ്ങനെ ഗരുഡൻ്റെ രൂപം ആലോചിച്ചു കൊണ്ടിരിക്കും. ഉത്കടമായിട്ടുള്ള ചിന്തയാണ്. അപ്പോൾ യത് ഭാവ തദ് ഭവതി, അതെന്നെ ഭാവിച്ചു കൊണ്ടിരിക്കുകൊണ്ട് ഈ പാമ്പിൻ്റെ മരണത്തിൽ ഉയർന്ന അവസ്ഥയിലേക്കുള്ള ഒരു ഗ്രാവിറ്റി ഓട്ടോമാറ്റിക്കലായിട്ട് ഉണ്ടാവുകയാണെന്നാണ്. ഇവിടെ ഉള്ളത് ആ ഗ്രേഡിൽ ഉയർന്ന അവസ്ഥയിലേക്ക് പരിണമിക്കുകയാണ് ഓട്ടോമാറ്റിക്കൽ. ഒരു മാന് തിന്നുമ്പോഴും ചവയ്ക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ കാതോർത്തു കൊണ്ടിരിക്കും, നാനാ ഭാഗത്തേക്കും കാത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. എന്തിനാണ് മാനിനെ കടിച്ച് ചീന്തി തിന്നുന്നതാരാണ്? ഒന്നുകിൽ പുലി, അല്ലെങ്കിൽ സിംഹം, അല്ലെങ്കിൽ ചെന്നായ്ക്കൾ. അപ്പോൾ ഇവരുടെ ശബ്ദം വല്ലതും കേൾക്കുന്നുണ്ടോ? ഇവരുടെ ഏതെങ്കിലും എവിടെ നിന്ന് ഗർജനം കേൾക്കുന്നുണ്ടോ? പുലിയുടെ വാസനയുണ്ടോ അന്തരീക്ഷത്തിൽ? സിംഹത്തിൻ്റെ ഗർജനം ഉണ്ടോ? ഇത് തന്നെ എപ്പോഴും ആ സിംഹത്തെയും പുലിയും തന്നെ ധ്യാനിക്കുക. അങ്ങനെ ആ മാനിൻ്റെ അവസാനം പുലിയോ സിംഹമോ പിടിച്ചിട്ടാണ് തിന്നും ചെയ്യുക. അതോടുകൂടി അങ്ങേറ്റത്തെ ഉത്കടമായുള്ള വികാരത്തോടുകൂടി, ഭയത്തോടുകൂടി അത് ആ ചിന്തയിൽ ചാവുകൊണ്ട് ഇതിൻ്റെ മാനിൻ്റെ പരിമിതമായിട്ടുള്ള ഈ അവസ്ഥയിൽ നിന്ന് അതിനേക്കാൾ ഉന്നതമായ ഒരു ശക്തിമത്തായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ജീവൻ പരിണമിക്കുകയാണ്. അങ്ങനെ പരിണാമ പ്രക്രിയ. അപ്പോൾ സിംഹം മുതലായതിനൊന്നും വേറൊരു ജന്തുവിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന് ഭയമാണ് മനുഷ്യന്. മനുഷ്യൻ്റെ ശബ്ദം കേട്ടാലോ, മനുഷ്യരെ വാസനയേറ്റാലോ അതിനാകെ ഭയമാണ്. ആനയ്ക്കും എല്ലാം തന്നെ ഭയങ്കര ഭയമാണ് മനുഷ്യരെ. അപ്പോൾ മനുഷ്യരെ കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുക, എവിടെയെങ്കിലും മനുഷ്യൻ വരുന്നുണ്ടോ, മനുഷ്യരെ വരുന്നുണ്ടോ എന്നൊക്കെ പറയും. അങ്ങനെ മനുഷ്യനെ കുറിച്ച് തന്നെ ചിന്തിച്ച് മനുഷ്യരായിട്ട് ഇടപഴകാൻ വല്ല ചാൻസും കിട്ടുകയാണെങ്കിൽ, അങ്ങനെ മനുഷ്യരുടെ സങ്കല്പം കൊണ്ട് അവസാനം അത് ഒരു പ്രാകൃത മനുഷ്യനായിട്ട് ജന്മെടുക്കുന്ന പറയും. അതായത് 99% മൃഗമായിരിക്കും, 1% മാത്രമേ മനുഷ്യനുണ്ടാവുള്ളൂ. അവരാണ് ഈ ചത്തവും ചീഞ്ഞും അതും ഇതൊക്കെ തിന്നാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള വളരെ താഴ്ന്ന ലെവലിൽ ജീവിക്കുന്ന ആളുകൾ. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം എന്നാണ് ഹിന്ദു മതത്തിലെ കൽപ്പന. അതുകൊണ്ടാണ് ജാതി വ്യത്യാസം അവിടെ കൽപ്പിച്ചത്, എല്ലാവരെയും ഉപദ്രവിക്കാനല്ല. ഏറ്റവും ചണ്ടാള സ്വഭാവത്തോടു കൂടി ജീവിക്കണം, കാരണം അവരിൽ മനുഷ്യത്വം വളരെ കുറവാണ്. മൃഗീയത്താണ് കൂടുതലെങ്കിൽ ആ മൃഗങ്ങളുടെ സ്വഭാവം കൂടുതൽ എന്താ വേണ്ടെച്ചാൽ അത് അനുഭവിക്കണം, എന്നാലേ അവിടുന്ന് പരിണാമം ഉണ്ടാവുള്ളൂ. അതേ അവസരത്തിൽ മറ്റുള്ള കുറേ കൂടെ പരിണാമം സിദ്ധിച്ചതായ ആളുകളുടെ സഹവാസത്തിൽ വേണം അവർ കഴിയാൻ, അവരെ സേവിച്ചുകൊണ്ട് വേണം കഴിയാൻ എന്നാ പറയുന്നത്. അങ്ങനെ സേവിച്ച് കഴിയുന്ന സമുത്കൃഷ്ട സംസ്കാരം മറ്റൊക്കെ ഇയാളെ ആകർഷിച്ച് ആ സംസ്കാരം ഉള്ളിൽ വന്ന് അങ്ങോട്ടൊരു ഉൾവലിവുണ്ടായി അവസാനം ഉയർന്ന അവസ്ഥയിലുള്ള മനുഷ്യനായി വരും. അപ്പോൾ ഈ ശതമാനം, മൃഗങ്ങളുടെ ശതമാനം കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് മനുഷ്യത്വത്തിൻ്റെ ശതമാനം കൂടി സഹവാസം കൊണ്ടാണ്. അത് ഉന്നതാവസ്ഥയിലുള്ളപ്പോൾ 10% മനുഷ്യത്വവും 90% മൃഗീയതയുള്ള ഒരു മനുഷ്യൻ, 2% മനുഷ്യത്വം, അല്ല പിന്നെ ഒരു 80% മനുഷ്യത്വമുള്ള, 20% മൃഗീയത്വമുള്ള ഒരാളെ സേവിക്കുകയാണെങ്കിൽ ആ കൂടുതൽ ശതമാനം മനുഷ്യത്വമുള്ള അദ്ദേഹത്തിൻ്റെ മഹനീയ സ്വഭാവമൊക്കെ കണ്ട് ഇയാൾ ആകൃഷ്ടനാവും. എന്നെക്കാൾ എത്ര കേമനായിട്ട് അയാൾ പെരുമാറുന്നത്, എന്തൊരു മഹാത്മാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ആകർഷണം വരും. അദ്ദേഹത്തെ പൂജിക്കാൻ തുടങ്ങി, അയാളെ ആരാധിക്കാൻ തുടങ്ങി, ഇടയ്ക്കിടയ്ക്ക് അയാൾ സങ്കല്പിക്കാൻ തുടങ്ങി, അങ്ങനെ ആ ഭാഗത്തേക്ക് ഒരു ഉൾവലിവ് വരും. അങ്ങനെ ഇയാൾ അടുത്ത ജന്മമാകുമ്പോൾ കുറച്ചും കൂടി ഉയർന്ന പെർസെൻറ്റേജ് ഉള്ള ഒരു ഹ്യൂമൺ ബീങ് ആയി മാറുന്നതാണ്. അങ്ങനെ മനുഷ്യൻ ഉയർന്ന അവസ്ഥയിലുള്ള മനുഷ്യനായി ഫസ്റ്റ് റൂട്ട് റേസ്, സെക്കൻഡ് റൂട്ട് റേസ്, തേർഡ് റൂട്ട് റേസ്, ഫോർത്ത് റൂട്ട് റേസ്, ഫിഫ്ത്ത് റൂട്ട് റേസ്, സിക്സ്ത് റൂട്ട് റേസ് എന്നൊക്കെ പറയും. ഇപ്പം ശങ്കരാചാര്യർ, ജീസസ് ക്രൈസ്റ്റ്, ബുദ്ധൻ മുതലായവരൊക്കെ സിക്സ്ത് റൂട്ട് റേസിലെ ഓർഡിനറി ആൾക്കാരെന്നാണ് പറയുന്നത്. അപ്പോൾ അവരൊക്കെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും, നമ്മൾ നാലാമത്തെ റൂട്ട് റേസിലുള്ള ആൾക്കാരാണ്. ഇങ്ങോട്ട് വരാൻ കാരണം, നാലാമത്തെ റൂട്ട് റേസ് എന്ന് പറഞ്ഞാൽ ഇമോഷണലായിട്ട് അങ്ങേ അറ്റം വരെ ബോയിൽ ചെയ്യും, 25% ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്തു, അവിടെ ഇവിടെയും വല്ലവരും ഇൻറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്തവർ കണ്ടു എന്ന് വരാം. അപ്പം ഈ അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നേരെ മറിച്ച് സിക്സ്ത് റൂട്ട് റേസ് ആകുമ്പോഴേക്ക് എല്ലാവർക്കും ഇൻറ്റ്യൂഷൻ, അമേരിക്കയിലുള്ള മകളെ ഇവിടുന്ന് തന്നെ കണ്ണടച്ച് ധ്യാനിച്ചാൽ അവളെ എന്താ ചെയ്യുന്നൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. ആ അവസ്ഥയായിരിക്കും അപ്പോൾ എന്നാണ്. അപ്പോൾ ആ അവസ്ഥയിലുള്ള ഓർഡിനറി ആൾക്കാർ ഇങ്ങോട്ട് വന്ന് നാലാം റൂട്ട് റേസിൽ വന്ന് ജന്മെടുത്ത എന്തിനു വേണ്ടിയാണ്? ഇവരോട് പറയാൻ, നിങ്ങൾ ഇവിടെ വെറുതെ താമസിപ്പിക്കരുത്, ഇതിനേക്കാൾ ഉയർന്ന അവസ്ഥയാണ്. നിങ്ങളൊരു ഫോണിൻ്റെ മുമ്പിൽ ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെ സമയം കളയേണ്ട ആവശ്യമില്ല, ഒരു ബസ്സിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പ്ലെയിനിൽ കയറി ആപത്ത് വരുത്തി വെക്കേണ്ട ആവശ്യമില്ല. രോഗം വന്നു കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ മരുന്നൊക്കെ കൊണ്ട് അതിൻ്റെ റിയാക്ഷൻ വന്ന് ആകെ ജീവിതം ഇങ്ങനെ ദുസ്സഹമാവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഉയർന്നൊരവസ്ഥ കാത്തിരിക്കുന്നുണ്ട്, അത് ഞങ്ങളെ മാതിരിയാണ്. ഇത് കണ്ടില്ലേ, ഞങ്ങൾക്ക് അഷ്ടൈശ്വര സിദ്ധിയുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ ക്ലേശങ്ങളൊന്നും ഞങ്ങൾക്കില്ല, പരമാനന്ദ സ്വരൂപികളാണ് ഞങ്ങൾ. നിങ്ങൾ ആനന്ദത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, എത്ര ക്ലേശാലും ഒരുത്തിരി ആനന്ദത്തിൻ്റെ ഒരു പടക്കം പൊട്ടുന്ന മാതിരി, പടക്കം പൊട്ടുന്ന ആ ശബ്ദം ഒട്ട് സമയമുണ്ടാകും, ഇതുപോലെ ഒരു ആനന്ദമല്ലേ എത്രയോ ക്ലേശിച്ച് നിങ്ങൾ ആ ചെറിയ ആനന്ദം ജീവിതത്തിൽ ആക്കൂടി നോക്കി എത്രയുണ്ടാവുള്ളൂ. അതിനുവേണ്ടി ഒരു ആയുഷ്കാലം മുഴുവൻ നിങ്ങൾ കഷ്ടപ്പെടും. പക്ഷേ ഈ ആനന്ദ സ്വരൂപിയാണ് നിങ്ങളെന്നുള്ള അറിവാണ്, ആ അനുഭവമാണ് ആ അവസ്ഥയിലെത്തിയ. ആ അവസ്ഥ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ പ്രാരബ്ധം വേഗം വേഗം വേഗം തീർത്താൽ വളരെ വേഗം അത് സാധിക്കും. പിന്നെ എന്തിനാ ഇവിടെ സമയം വെറുതെ കളയണം എന്ന് പറഞ്ഞ് നമ്മളെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഈ അവതാരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതെന്നാണ്. ഉന്നത മണ്ഡലങ്ങളിലുള്ളവർ നമ്മുടെ അതേ രൂപത്തിൽ ഇവിടെ വന്നിട്ട് ഉന്നതമായി അവരുടെ സംസ്കാരം, ഉന്നത പെർസെൻറ്റേജ് ഇവിടെ വ്യക്തമാക്കി നമ്മൾ ആ അവസ്ഥയിലേക്ക് കൂടുതൽ വേഗം ആകർഷിക്കാനാണ്. അപ്പോൾ നമ്മുടെ ഈ ഇവല്യൂഷണറി പ്രോസസ്സ്, നമ്മുടെ വികാസ പ്രക്രിയയെ ത്വരിതപ്പെടുത്താൻ വേണ്ടിയാണ് മറ്റവരിങ്ങോട്ട് വരുന്നത് എന്നാണ്. മഹാത്മാക്കൾ നമ്മളിടയിൽ കൂടെയൊക്കെ നടക്കുന്നത് നമ്മളെ ഉത്സാഹിപ്പിക്കുന്നൊക്കെ എന്നാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉത്സാഹവും. ഇങ്ങനെയാണോ അവിടെ എന്ന് പറഞ്ഞിട്ട് ഒരു വീട് കാണിച്ചു, ഒരു പീടിക കാണിച്ചു. ഇത് കണ്ടില്ലേ, അതിമനോഹരമായിട്ടുള്ള, അതിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കാം. പോയി നോക്കി എന്താണ്, എയർ കണ്ടീഷൻഡാണ്. നമ്മളൊരു നാല് നഴയും കൂടി നടന്നാൽ ഇതുപോലത്തെ ഒരു സ്ഥലത്താണ് നമുക്ക് താമസിക്കാനുള്ളത്. അപ്പോൾ ഈ പൊരിവേലത്ത്, ഈ ഭയങ്കര ചൂടിൽ നമ്മൾ മെല്ലെ നടന്നിട്ടുണ്ടെങ്കിൽ അത്രയും സഫർ ചെയ്യണ്ടേ. കുറച്ച് വേഗം നടന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ എയർ കണ്ടീഷൻ റൂമിൻ്റെ ഉള്ളിൽ ആഹാരമൊക്കെ കഴിച്ച് വളരെ സുഖമായിട്ട് കഴിയാം. അപ്പോൾ വേഗം നടന്നോളൂ, വെറുതെ അവിടെ ഇവിടെയും സമയം കളയണ്ട. എന്നെക്കൊണ്ടാവില്ല, വല്ലാതെ ചൂട്, ഞാൻ കുറച്ച് ഇവിടെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ് കാലവിളമ്പം വരുത്തുന്നവർക്ക് അത്രയും കൂടുതൽ കഷ്ടപ്പെട്ടു വരുന്നു മാത്രം. അപ്പോൾ നമ്മളെ വേഗത കൂട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ അവസ്ഥ, മൃഗീയ അവസ്ഥയിലുള്ള ആളുകളെ ജ്ഞാനികളായിട്ടുള്ള മനുഷ്യരെ ആകർഷിക്കുന്നു. അപ്പോൾ സാധാരണ പൂർണ്ണ മനുഷ്യരൊക്കെ ജ്ഞാനികളാൽ ആകൃഷ്ടരായി ജ്ഞാനത്തിലേക്ക് പ്രയത്നിക്കുകയാണ്. അപ്പോൾ 1%, 2% ഇങ്ങനെ കൂടിക്കൂടിക്കൂടി പരിപൂർണ ജ്ഞാനിയായി കഴിയുമ്പോൾ നമ്മൾ ജീവൻ മുക്താവസ്ഥയിലുള്ളവരെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിലുള്ള ടെൻഡൻസി ജീവൻ മുക്താവസ്ഥയിലൊക്കെ ആയിരിക്കും. ആ ജീവൻ മുക്താവസ്ഥ നമ്മളിൽ 1%, 2% പ്രകടമാവാൻ തുടങ്ങും. അങ്ങനെ പോയി പോയി അവസാനം ജീവൻ മുക്താവസ്ഥ പൂർണ്ണമാകുമ്പോൾ ബ്രഹ്മനിർവാണം മർച്ചതി സ്ഥിത്വാസ്യാം അന്ധകാലേവി ബ്രഹ്മനിർവാണം മർച്ചതി. ഗീത 2-ാം അധ്യായത്തിലെ അവസാനത്തെ സ്ഥിതപ്രജ്ഞാഭാവത്തിൻ്റെ അവസാനത്തെ ഭാഗം പറയുന്നത്. അപ്പോൾ അതിലെത്തിയെന്നാണ്. അഭൂര്യമാണവ ജലപ്രതിഷ്ഠം സമുദ്രമാവ പ്രവിശന്തി തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തി മാത്തോ ദിനകാമകാമി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അവസാനം ഈ ബ്രഹ്മനിർവാണം എന്ന് പറഞ്ഞ അവസ്ഥയെ പ്രാപിക്കുകയാണ്. എങ്ങനെയത് നിശ്ചലാവുകയാണ്. എപ്പോഴും നിശ്ചലാവുന്ന എല്ലാ കോഴ്സും കഴിഞ്ഞാൽ, അറിയപ്പെടാൻ എന്തൊക്കെ ഉണ്ടോ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞു, ഇനി വീണ്ടും ആ ബ്രഹ്മാവസ്ഥയിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുകയാണ്, അനന്തശൂന്യവസ്ഥിതിയായിട്ടിരിക്കുകയാണ്. അപ്പോഴീ പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗം മുഴുവൻ അൺമാനിഫെസ്റ്റഡ് പാദോ അസ്യ വിശ്വാഭൂതാനി ത്രിപാദോർദ്ധം ദിവി എന്നാണ്. വിരാട് പുരുഷൻ്റെ കാലംശത്തിൽ നിന്ന് മാത്രമാണ്, കാലിൽ നിന്ന് മാത്രമാണ് ഈ ബ്രഹ്മാണ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ബാക്കിയൊക്കെ തരിശായി കിടക്കുകയാണ്, അൺമാനിഫെസ്റ്റഡായി കിടക്കുകയാണ്. ത്രിപാദോർദ്ധം ദിവി എന്നാണ്. അതായത് 2 ഏക്കർ സ്ഥലമുണ്ട് എനിക്ക്, അതിലൊരു 1 മീറ്റർ നീളത്തിൽ 1 മീറ്റർ വീതിയിൽ ഒരു ചെറിയ ഭാഗം കുത്തിക്കൊഴിച്ച് അവിടെ മണ്ണും ഒക്കെ ഇളക്കി അതിൽ വെള്ളവും വളമൊക്കെ ചേർത്ത് അവിടെ കുറച്ച് പയറ് നട്ടുപിടിപ്പിച്ച് ഞാൻ, അത് നല്ല എക്സൂബറൻറ്റ് ഗ്രോത്തും ഉണ്ടാവും. ബാക്കി സ്ഥലം ഒക്കെ വെറുതെ തരിശായിട്ടിരിക്കുക. ഇതുപോലെയാണ് പാദോസ്യ വിശ്വഭൂതാനി ത്രിപാദോർദ്ധം ദിവി എന്നാണ്. വിരാട് പുരുഷൻ്റെ ചെറിയൊരു അംശത്തിലാണ് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ പ്രതീതി മുഴുവനും അത് ഒരു സ്ഥലത്തു നിന്ന് ക്വാർക്ക് പാർട്ടിക്കിൾസായി ചലിക്കുന്ന ഊർജകണികളായി തുടങ്ങി അത് വികാസം പ്രാപിച്ച് വികാസം നിരവധി സ്റ്റാളുകൾ കൂടി ഈ അന്തര്യാമി എല്ലാ തരത്തിലും എന്തെല്ലാം അനന്ത വൈവിധ്യങ്ങളുണ്ടോ അതിൽ കൂടെ ഒക്കെ ഈ ബ്രഹ്മാണ്ടം നോക്കിക്കണ്ട് അവസാനം അതിൻ്റെതായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേരാണ്. അപ്പോൾ ഇതാണ് ബ്രഹ്മാണ്ടത്തിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളതാണ് മൂന്നാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത്. നാം വാസ്തവത്തിൽ ഞാൻ എന്ന് പറയുന്നത് ഞാൻ ആരെന്നൊന്നും തിരഞ്ഞുകൊണ്ടിടുകിൽ ജ്ഞാനമൊതിച്ചിടുന്നതാണ്. അതായത് നിങ്ക യാർ എന്ന് കൂപ്പിടും ഞാരെന്ന് തിരിച്ചറിയും ബ്രഹ്മണ മഹർഷി പറയുന്നത് സ്വസ്ഥലേമന സ്വസ്ഥതാത്രികൾ. അപ്പം നിങ്ങൾ ആരെന്ന് വെച്ചാൽ ഞാൻ ആത്മാവാണ്, ഞാൻ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല ആത്മാവാണ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ അന്തര്യാമിയാണ്, ചലനത്തിന് വിധേയമായ ഈ ഭാവമല്ല, അതിൻ്റെ ഉള്ളിൽ ഇതൊന്നും ബാധിക്കാത്ത അന്തര്യാമി, ഇതൊക്കെ കണ്ട് ദുഃഖിക്കാൻ കഴിയുന്ന അന്തര്യാമിയാണ് ഞാൻ. സത്യസായി ബാബയോട് പറഞ്ഞു നിങ്ങൾക്ക് ഈശ്വരനാന്ന് പറയുന്നത് എങ്ങനെയാണ് ഈശ്വരനാന്ന് പറയാമോ? അയാൾ പറഞ്ഞു ഞാൻ അല്ലാതെ എന്ത് പറയും, ഈ ശരീരം പഞ്ചഭൗതികങ്ങൾ കൂടി ചേർന്നതാണ്, അത് ഞാനെന്ന് എങ്ങനെ പറയാം? അത് ഞാനല്ല, അത് കൊടുത്തായിരുന്നു. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ സൂക്ഷ്മാംശമാണ് മനസ്സായത്, അതെങ്ങനെ ഞാനെന്ന് പറയും? അതിൻ്റെയും സൂക്ഷ്മാംശമാണ് ബുദ്ധിയായത്, അത് ഞാൻ എങ്ങനെ പറയും? അതിൻ്റെ ഉള്ളിൽ അന്തര്യാമിയായിട്ട് സച്ചിദാനന്ദ സ്വരൂപിയായിട്ട് ഇരിക്കുന്ന അതാണ് ഞാൻ, അതല്ലാന്നെങ്ങനെ ഞാൻ പറയും? നിങ്ങൾ ഈശ്വരൻ. അപ്പം നമുക്കിപ്പോൾ പറ്റിയ കുഴപ്പം ഏതാണ്? അപ്പോൾ ഈ ബ്രഹ്മാണ്ടത്തിലെ ക്വാർക്ക് പാർട്ടിക്കിൾസ് അണുവിൻ്റെ അണോരണിയാനായിട്ട് രസിച്ച് മഹത്തരമായിട്ടുള്ള ഇതിൻ്റെ ഉള്ളിൽ മഹതവും മഹിയാൻ അതിനെ മുഴുവനായിട്ട് നോക്കിക്കണ്ട് രസിക്കാൻ അണുവിൻ്റെ ഉള്ളിൽ കിടന്ന് അണുവിനെ രസിക്കാനൊക്കെ കഴിവുള്ള ഒരു ഞാനാണ്. അത് കണ്ട് രസിക്കാൻ വേണ്ടി ഈ പദ്ധതിയൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ട് എന്തായി? നമ്മൾ സഫർ ചെയ്യാണ്. ഈ സഫർ ചെയ്യാൻ കാരണം എന്താണ്? അച്ഛൻ ഓൾ ഇന്ത്യ ടൂറിന് വേണ്ടി ഒരു ബസ്സിൽ ബുക്ക് ചെയ്തു മകന് വേണ്ടി. അവനൊന്ന് പോയി കാണട്ടെ ഇന്ത്യയിൽ എന്തെല്ലാം അത്ഭുതങ്ങളുണ്ടാവും ഒക്കെ കാണട്ടെ, നിരവധി ക്ഷേത്രങ്ങളും വൈദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സംസ്കാരങ്ങൾ പലതും ഉണ്ട്, ഹിമാലയം ഒക്കെ ഒന്ന് കണ്ടുവരട്ടെ എന്ന് വിചാരിച്ച് അച്ഛൻ നല്ല വിചാരിച്ച് ഒരു ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അവന് ഡ്രസ്സും പോകാനുള്ള കമ്പിളി അതും ഇതൊക്കെ വാങ്ങി സ്വെറ്റർ എവറിഥിങ് റെഡിയാക്കി ബസ്സുകൾ വന്നു. ബസ് വന്ന് അതിലാണ് കയറ്റി കയറ്റിയിരുന്നു. അയ്യോ അച്ഛോ എനിക്ക് അച്ഛനെ വിട്ട് പോകാൻ പറ്റില്ല, എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, എനിക്ക് അവിടെ ഒന്നും കാണണ്ട എന്ന് പറഞ്ഞ് അവനെ ഓട്ടിച്ചാടി ഇറങ്ങി വേണ്ട കുഴപ്പമുണ്ടാക്കുക. എന്ത് ചെയ്യും? ആരായാലും ഉത്തരവാദി നമ്മൾ തന്നെ ഉത്തരവാദി. ഇത് അറിയാത്തോണ്ടാണ്, അറിയാത്തോണ്ടാണ്. മോനെ നീ എങ്ങോട്ടാ പോകണം നീ മനസ്സിലാക്കുന്നുണ്ടോ? അതിലെ അവസാനം അതിൻ്റെ ഗൈഡ് പുറത്തിറങ്ങി മോനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി പിടിച്ച് എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതെയോ, എന്നാൽ പിന്നെ ഞാൻ പോവാച്ചാ, ഞാൻ പോവാ. എന്ത് രസമാണ് ഓരോന്നും കണ്ട് രസിക്കുക. അവൻ്റെ വിചാരം അമ്മേൻ്റെയും അച്ഛൻ്റെയും കൂടെ സുഖമായിട്ടിരിക്കുന്ന എന്നെ പിടിച്ചു വലിച്ച് ആരോ എങ്ങോട്ടോ കൊണ്ടുപോകണം ഉപദ്രവിക്കാൻ എന്നാണ് അവൻ ധരിച്ചത്. അതുകൊണ്ടാണ് അവന് പോകാൻ മടിയുണ്ടായത്. പക്ഷേ സംഗതിയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ തിരിച്ചു വന്നപ്പോൾ എങ്ങനെയുണ്ട്? അയ്യോ അച്ഛ പോയില്ലെങ്കിൽ എന്തും നഷ്ടമായിരുന്നു. ഇതുപോലെയാണ് ഇപ്പോൾ നമ്മൾ ഈ ക്വാർക്ക് പാർട്ടിക്കിൾ മുതൽ ജീവൻ മുക്തതാവസ്ഥ വരെ അനന്ത കോടി ജന്മങ്ങൾ ഈ ലോകത്ത് പ്രതിപാദിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ മുഴുവൻ അന്തര്യാമി ഇതൊക്കെ കണ്ട് രസിക്കാനുള്ള പദ്ധതിയാണ്. പക്ഷെ നമ്മൾ രസിക്കുകയല്ല, ദുഃഖിക്കുക, കഷ്ടപ്പെടുക, ദുരിതം ഒക്കെയാണ്. എന്നിട്ട് അതിന് രക്ഷപ്പെടാൻ എന്തുണ്ട് മാർഗം? മോക്ഷമാർഗം അന്വേഷിച്ച് നടക്കുകയാണ്. നാമം ജപിച്ചു നോക്കുക, പ്രാണായാമം ചെയ്ത് നോക്കുക, രൂപധ്യാനം നടത്തി നോക്കുക, തീർത്ഥയാത്ര നടത്തി നോക്കുക. എന്തിനു വേണ്ടി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ? വാസ്തവത്തിൽ ഇവിടെ എന്താ ഉണ്ടായത്? രണ്ട് അവസ്ഥകളാണ്. ഒന്ന് ചലിക്കുന്ന ബാഹ്യം, മറ്റ് നിശ്ചലമായിട്ടുള്ള അന്തരം. ആ നിശ്ചലമായിട്ടുള്ള അന്തരമാണ് ഞാൻ എന്ന് പറയുന്നത്. ആ ഞാൻ നിശ്ചലമായിട്ടുള്ള അന്തരത്തിലിരുന്ന് നോക്കുന്ന സമയത്ത് കുഷ്ഠരോഗമാണെങ്കിലും ഭ്രാന്താണെങ്കിലും എന്തുതരം വേദന ശരീരത്തിലുണ്ടെങ്കിലും എന്തെല്ലാം ഡിഫോമിറ്റി ഉണ്ടെങ്കിലും അത് ഈ ബ്രഹ്മാണ്ടായിട്ടുള്ള പ്രതിഭാസത്തിൽ എന്തെല്ലാം വൈവിധ്യങ്ങളാണെന്ന് നോക്കിക്കണ്ട് രസിക്കുന്ന ഒരു അന്തര്യാമിയാണ് ഞാൻ. അതിനെതൊന്നും ബാധിക്കുന്നില്ല. ആ ലെയ്മായിട്ട് നൊണ്ടിയായിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ അന്തര്യാമിയായിട്ട് അതിൻ്റെ ഭാവങ്ങളും അഭാവങ്ങളൊക്കെ കണ്ട് രസിച്ചു. രസമാണ്. കുഷ്ഠരോഗിയായിട്ട് എങ്ങനെയുണ്ട് നോക്കി, അതിൻ്റെ ഉള്ളിൽ അന്തര്യാമിയായിട്ട് കുഷ്ഠരോഗി പോകുന്നതും വരുന്നതും ആളുകൾ അറച്ച് ഓടിക്കുന്നതും അടിക്കുന്നു, ഈ കുഷ്ഠരോഗിയെ കടന്ന് ദുഃഖിക്കുന്നു, ആളുകളോട് ഭയങ്കര വിരോധം കാണിക്കുന്നതും. ഞങ്ങളെ സ്കിൻ ഡിസീസ് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് കുഷ്ഠരോഗികളൊന്നും ഇവിടെ പിടിച്ചൊരു ഒറ്റ വലിയ അവിടെ നോക്കുകയാണ്. ഇന്നലെ ഞാൻ വന്നിട്ട് നിങ്ങളില്ലായിരുന്നല്ലോ അവിടെ, അല്ല ഞങ്ങളായിരുന്നില്ല മറ്റവരായിരുന്നില്ല, അവന് മുമ്പ് പറയായിരുന്നില്ലേ ദേഷ്യ അവർക്ക്. എന്നിട്ട് അവരെ കയ്യിലൊക്കെ വ്രണങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ കോളറ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ്, കാരണം അവർക്ക് അവരോട് ഇഷ്ടമല്ല, പിന്നെ വേറൊരാളോട് എങ്ങനെ ഇഷ്ടമുണ്ടാകും? അപ്പം ഇങ്ങനെ കുഷ്ഠരോഗിയായിട്ട് സമൂഹത്താൽ വെറുക്കപ്പെട്ട് സ്വയം വെറുത്ത് ഭയങ്കര ഒരു റിവോൾട്ടിങ് ടെൻഡൻസി ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയൊക്കെയാണ് ലോകത്ത് ജീവിക്കുന്നത് അതും ഞാൻ അന്തര്യാമിയായിട്ട് കണ്ടു. ഈ മനസ്സ് ക്ഷോഭിക്കുന്ന സമയത്തും ബുദ്ധിയാകെ വികലാകുന്ന സമയത്തും ശരീരം സുഖിക്കുകയെ ദുഃഖിക്കുകയെ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ബാധിക്കാതെ അന്തര്യാമിയായി നോക്കിക്കണ്ട് രസിക്കുന്ന ഒരു ഞാനാണ് ഞാൻ എന്ന് പറയുന്നത് അന്തര്യാമി. പക്ഷേ നമ്മളെന്ത് ചെയ്തു? അന്തര്യാമിക്കൊരു ഒരു ഒരു ഒരു പ്രത്യേകത എന്താണ്? അത് പ്രകാശസ്വരൂപമാണ്, പ്രകാശസ്വരൂപമാണ്, ആനന്ദം ധ്യാനം സ്വാതന്ത്ര്യത്തിൻ്റെ സ്വരൂപമാണ്. അപ്പോൾ ഈ പ്രകാശസ്വരൂപമാവുകൊണ്ട് ബാഹ്യമായി ചലിക്കുന്ന ഈ ചലിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഈ ഗുണങ്ങളെ പ്രതിപാദിപ്പിക്കുന്നത് അന്തര്യാമിയായിട്ടുള്ള ഈ പ്രകാശമാണ്, പ്രകാശത്തിലാണെന്ന് പ്രതിപാദിക്കുന്നത്. ഈ പ്രകാശത്തിൽ പ്രതിപാദിക്കുന്ന സമയത്ത് ഞാനത് നോക്കി കണ്ട് രസിക്കുന്ന ഞാൻ എന്ത് ചെയ്തു? അതങ്ങ് മറന്ന് ഈ പ്രകാശിക്കുന്ന ശരീരം മനസ്സും ബുദ്ധിയാണ് ഞാൻ അങ്ങ് ധരിച്ചു പോയി. അതിന് കാരണം എന്താന്ന് ചോദിച്ച സമയത്ത് ചിക്കാഗോ അഡ്രസ്സിൽ വിവേകാനന്ദ സ്വാമിജി പറഞ്ഞു, അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയാനുള്ള ചങ്കൂറ്റ് ഞങ്ങളുടെ പൂർവികന്മാരിൽ നിന്ന് ഞങ്ങൾക്ക് പൈതൃകമായി കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഉത്തരം മുട്ടുന്ന സമയ സ്ഥലത്ത് അയുക്തമായിട്ടുള്ള പല ഇമ്മച്ചുവർ ഐഡിയാസ് കൊണ്ടും ഈ ഭാഗം ഫില്ലപ്പ് ചെയ്തിട്ടുള്ള ദാരുണമായ പിന്നെ പാപ്പരത്വമാണ് മറ്റ് മതങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം കണ്ടത്. അതുകൊണ്ട് അത് അറിയാത്തത് അറിയില്ല എന്ന് പറയാം. എന്തുകൊണ്ട്? അതിൽ ഇങ്ങനെയൊരു തെറ്റിദ്ധാരണ വന്നു. അന്തര്യാമയുള്ള ബ്രഹ്മം ഞാൻ അന്തര്യാമയല്ല, ചലിക്കുന്ന ശരീരമനോ ബുദ്ധ്യാദികൾ അങ്ങ് ധരിക്കേ, അതെങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ധരിക്കുന്നു. ഇരുട്ട് എങ്ങനെ ഇപ്പോൾ പ്രകാശത്തെ അങ്ങ് മറക്കുമോ? പ്രകാശത്തെ എങ്ങനെ ഇരുട്ടിന് മറക്കാൻ പറ്റുമോ? അതുപോലെയല്ലേ ഇപ്പോൾ നിങ്ങളീ പറയുന്നു എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. അങ്ങനെയാണ് സംഭവിച്ചു പോയത്. അങ്ങനെയാണ് ഇവിടെയൊക്കെ മഹാമായ എന്നൊക്കെ അതിന് പേരിട്ട് പറയല്ല എന്ന് ഓർത്തില്ല. പക്ഷെ സംഭവം അങ്ങനെയാണ്. പക്ഷെ ഇപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ശരീരം മനസ്സും ബുദ്ധിയാ ഞാൻ എന്നുള്ള തെറ്റിദ്ധാരണയിൽ വന്നു. ഈ ഗുണങ്ങൾ പ്രതിപാദിപ്പിക്കുമ്പോൾ ഗുണങ്ങൾ പ്രതിപാദിപ്പിക്കുന്ന മറ്റ് പദാർത്ഥങ്ങളും ഇതും തമ്മിലുള്ള ഇൻട്രാക്ഷനിൽ ശരീരത്തിന് വിശപ്പ്, ദാഹം, രോഗങ്ങൾ, മരണം മുതലായതൊക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ കുഴപ്പങ്ങളാണ്, എനിക്ക് വരുന്ന ദുരന്തങ്ങളാണ് ഞാൻ ധരിക്കുകയാണ്. കാരണം ഇതാണ് ഞാൻ ധരിച്ചു പോയി. അപ്പം എങ്കിൽ എനിക്ക് വരുന്നതാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഞാൻ ധരിച്ചു. മാനസികമായുള്ള വൈകല്യങ്ങളൊക്കെ രാഗദ്വേഷ, കാമക്രോധ, ലോകമോഹം, മതമാത്സര, ദമ്പതത്വ, അഹങ്കാരസ്യ, വിദ്വേഷാദികളൊക്കെ കടന്ന് ആകെ വിഷമിപ്പിക്കുന്ന സമയത്ത് ഞാൻ മനസ്സാന്നുള്ള തെറ്റിദ്ധാരണയിലിരിക്കുക. അതുകൊണ്ട് എൻ്റെ വിഷമങ്ങളാണ് ഇതൊക്കെ ധരിക്കുക. ഞാൻ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയി. അപ്പോൾ അവിടുത്തെ ഒരു വീട്ടിൽ താമസിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞു, ആയിക്കോട്ടെ പേയിങ് ഗസ്റ്റായിട്ട് അവിടെ താമസിച്ചോളൂ എന്ന് പറഞ്ഞു. മാസം ഒരു 750 rupees തന്നാൽ മതി, ആഹാരവും വാടയും കൂടിയായിട്ട്. അങ്ങനെ അവിടെ താമസിക്കാൻ നോക്കി. താമസിക്കുന്ന സമയത്ത് അവിടെയുള്ള ചെറിയ പയ്യനും ഭ്രാന്തളകി, ചില്ലൊക്കെ എറിഞ്ഞോടച്ച് പാത്രങ്ങളൊക്കെ തല്ലി തകർത്ത് അവിടെയുള്ള ഇലക്ട്രിസിറ്റി ഒക്കെ തകരാറാക്കി ടി വി തല്ലി പൊളിച്ച് ആകെ വിഷമം. ആ വിഷമം എന്നെയും ബാധിക്കും. പക്ഷെ വാസ്തവത്തിലാവുന്നു എൻ്റെതല്ല, ഞാനവിടെ തൽക്കാലികമായിട്ട് താമസിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ പോവാട്ടോ, ഞാൻ എനിക്ക് വേറെ ലോഡ്ജ് കിട്ടിയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോകും. പിന്നെ എന്നെ ഇതൊന്നും ബാധിക്കുന്നുമില്ല. ഇത് എൻ്റെതല്ല, നേരെ മറിച്ച് എൻ്റെതാണെന്ന് ഞാൻ ഭാവിക്കുകയാണ്. അവരോട് കൂടി ചേർന്ന് ഒന്നായി തീർന്നു. ആ കുട്ടി എൻ്റെ സ്വന്തം കുട്ടിയുടെ മാതിരി എൻ്റെ മടിയിലേ ഇരുന്ന് സംസാരിക്കുകയുള്ളൂ. ഞാൻ ട്യൂഷൻ കൊടുക്കണം, ഞാൻ ആഹാരം വാരി കൊടുത്താലേ തിന്നുള്ളൂ, ഇങ്ങനെയൊക്കെ ആയിരുന്നു വയ്ക്കുക. ആയിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഭ്രാന്തളകി കഴിഞ്ഞാൽ അത് എൻ്റെ പ്രശ്നമായി മാറി. അപ്പോൾ ഞാൻ താൽക്കാലികമായിട്ട് ആ വീട്ടുകാരനല്ല, അവിടെ ആർക്ക് എന്ത് സംഭവിച്ചാലും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ മറന്ന് നമ്മൾ അവിടുത്തെ ആളായി പോവുക. സ്വന്തം വീട്ടിൽ നിന്ന് ഒരു ഫോൺ വന്ന് അടിയന്തരമായിട്ട് വരണം, അമ്മയ്ക്ക് തീരെ സുഖമില്ല എന്ന് അതിനേക്കാളും വലിയ പ്രശ്നപ്പെട്ടിരിക്കുമ്പോഴാണ് എനിക്ക്, നമ്മളത് മറന്നു. അതുപോലെ എന്തോ കാരണവശാൽ, പറയാൻ പറ്റാത്ത ഒരു കാരണം കൊണ്ട്, അറിഞ്ഞുകൂടാത്തൊരു കാരണം കൊണ്ട് അന്തര്യാമിയായി രസിക്കാൻ വേണ്ടി അകത്തിരിക്കുന്ന ഞാൻ താൽക്കാലികമായിട്ട് ശരീരമനോബുദ്ധ്യാദികളിൽ ഞാൻ എന്ന തോന്നലിന് അങ്ങ് അടിമയായിപ്പോയി. അപ്പോൾ ശരീരത്തിന് വരുന്ന എല്ലാ വിശപ്പും എൻ്റെ വിശപ്പ്, അല്ല രോഗം എൻ്റെ രോഗം, എനിക്ക് സുഖമില്ല എന്നാണ് പറയുന്നത്. എവിടെ എനിക്ക് സുഖമില്ല എന്ന് മനസ്സ് പറയുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ അന്തര്യാമയായിട്ടിരിക്കുന്ന ഞാൻ സുഖമില്ലാത്ത മനസ്സിനെയും അതിന് പടപടയ്ക്കുന്നതും അതിനുവേണ്ടി ബാക്കിയുള്ളവർ കുറ്റപ്പെടുത്തുകയും അതിനുള്ള പരിഹാരത്തിന് വേണ്ടി ഓടിക്കളിക്കുന്നു, ഇതൊക്കെ അനന്ത വൈവിധ്യങ്ങളിൽപ്പെട്ട ലീലകളായിട്ട് കണ്ട് രസിക്കുന്നവർ ഞാൻ അകത്തുണ്ട്. അത് മറന്നിട്ട് ഇതാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിക്കുക. ഏതുപോലെ വീട്ടിൽ സുഖമായി ഡൺലപ്പ് ബെഡിൽ കിടക്കുകയാണ്, നമ്മൾ കിടന്ന് ഉറങ്ങിയ സമയത്ത് സ്വപ്നം കണ്ടു, കാട്ടിലാണെന്ന് സ്വപ്നം കണ്ടു, കാട്ടിലാവുന്ന സ്വപ്നം കണ്ടു ഒരു പെരുമ്പാമ്പ് ഇയാൾ ചാടി പിടിച്ച് വിഴുങ്ങുകയാണ്, വിഴുങ്ങി അരക്കെട്ട് വരെ എത്തി. ആ സമയത്താണ് ഒരു കരിന്തകൾ ചെവിൻ്റെ അവിടെ വന്നിട്ട് അങ്ങ് കുത്തി. അയ്യോ എന്നെ തേള് കുത്തി, പാമ്പ് തന്നെ വിഴുങ്ങുന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മളാകെ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ സഫർ ചെയ്യാൻ കാരണം? നമ്മളിപ്പോൾ ഡൺലപ്പ് ബെഡിൽ എയർ കണ്ടീഷൻ റൂമിൽ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. പക്ഷേ അവിടെ അതങ്ങ് മറന്നു നമ്മൾ. താൽക്കാലികമായി ഞാനും ഇവിടെ കിടന്നുറങ്ങുന്ന ഒരാളാണ്, വളരെ സുരക്ഷിതനായിട്ട് ഉറങ്ങുന്ന ആളാണെന്ന് മറന്നു. മറന്നിട്ട് ഞാൻ കാട്ടിൽ കൂടി നടക്കുന്ന ഒരാളാണ് തോന്നിപ്പോയി. ഇപ്പോൾ അവിടെ കാടുണ്ട്, അതിൽ ആപത്തുണ്ട്, ആ ആപത്തൊക്കെ എനിക്ക് സംഭവിച്ചതായിട്ടാണ് തോന്നുകയാണ്. ശരിക്കും ആക്ച്വലി വി ആർ സഫറിങ് ഓൾസോ. എട്ടി ഉണർന്നു, തേള് കുത്തിയ കടച്ചിലുകൊണ്ട് പെട്ടെന്ന് എട്ടി ഉണർന്നപ്പോൾ എന്താണ്, അതൊന്നും ഇല്ലാത്തതാണ്. ഞാൻ താൽക്കാലികമായിട്ട് ഇത് മറന്നിട്ട് അത്താണെന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഇതുപോലെ നമ്മൾ അന്തര്യാമയുള്ള ആത്മാവാന്നുള്ള തൽക്കാലമാണ്, മറന്നിട്ട് ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയാണ് ഒക്കെ വിചാരിച്ചു പോയി. അപ്പോൾ നമ്മുടെ കോസ്മിക് ആയിട്ടുള്ള അന്തര്യാമിത്വത്തിലെ ഒരു സ്വപ്നം പോലെ നമുക്കാണ് തോന്നുന്നത്. എന്നിട്ട് ഞാൻ സ്വപ്നം കാണുകയാണ്, ഞാൻ രാമനായിട്ട് ജീവിച്ചതും സീതയായിട്ട് കാട്ടിപ്പോയതും ലക്ഷ്മണനെ കാവിലിർത്തിപ്പോയതും കള്ളം വന്ന് കട്ടുകൊണ്ടായതും എന്തൊക്കെയാണ് സംഭവിച്ചത് ഇങ്ങനെ ആലോചിക്കുകയാണ്. പക്ഷെ വാസ്തവത്തിലൊന്നുമില്ല. സ്വപ്നം കഴിഞ്ഞു വൈകുണ്ഠത്തിലെത്തി ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു വെറും സ്വപ്നം ഇല്ലാത്ത തോന്നിയതാണ്. പക്ഷേ ആ തോന്നൽ എങ്ങനെ വന്നു? ആ തോന്നലാണ് ഇപ്പോൾ നമുക്കുള്ളത്. ശരീരമാണ് ഞാൻ, മനസ്സാണ് ഞാൻ, ബുദ്ധിയാണെന്നുള്ള തോന്നൽ കൊണ്ട് ഈ ലോകം, ഈ ബ്രഹ്മാണ്ഡ പ്രക്രിയ, ഈ അനന്ത വൈവിധ്യങ്ങളെ വിധാനിച്ചു വെച്ച് കണ്ട് രസിക്കാനുള്ള പദ്ധതി അമ്പ പരാജയപ്പെട്ടു പോയി. സിനിമ കാണാൻ പോയി, അതിൻ്റെ അടുത്തൊരാൾ സിഗരറ്റ് വലിക്കുകയായിരുന്നു. സിഗരറ്റ് വലിച്ച് അതൊന്ന് തട്ടിയത് അതിൻ്റെ സിഗരറ്റ് ആഷുകൾ. അപ്പോൾ ഫാൻ ഉണ്ടായിരുന്നു, അത് വന്നിട്ട് കണ്ണിൽ തീപ്പൊരി വീണിട്ട് രണ്ടും കൂടെ കലങ്ങി ആകെ കുഴപ്പമായി. പിന്നെ സിനിമ എങ്ങനെ കാണാൻ പറ്റും? ഇയാൾ തിരുമ്മിക്കൊണ്ടിരിക്കുന്ന സിനിമ അങ്ങനെ നടക്കും, സഫറിങ് ആയി. നേരെ മറിച്ച് കണ്ണ് ശരിക്കും കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഒക്കെ കണ്ട് രസിക്കായിരുന്നു. ഇതുപോലെ നമ്മളിപ്പോൾ എല്ലാം കണ്ട് രസിക്കാനുള്ള പദ്ധതിയായിട്ട് അന്തര്യാമയായിട്ടാണ് വന്നത്. പക്ഷെ താൽക്കാലികമായി നമ്മൾ ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയാണെന്ന് തെറ്റിദ്ധരിച്ചു. മാധ്യമങ്ങളെ ഞാനായിട്ട് തെറ്റിദ്ധരിച്ചു. യഥാർത്ഥത്തിൽ നോക്കി കണ്ട് രസിക്കുന്നതായി ഞാൻ മറന്നുപോയി. സ്വപ്നം പോലെ തന്നെ നമ്മൾ കടന്നുറങ്ങുന്ന സ്ഥലം മറന്നു. സ്വപ്ന ലോകത്തിലെ ആളാണ് തെറ്റിദ്ധരിക്കുന്നത് പോലെ. ഇതിന് വിശ്വാസ്യതയ്ക്ക് ഏക്കിനെ തെളിവ് സ്വപ്നം മാത്രമേ ഉള്ളൂ. വേദാന്ത ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ, വേദങ്ങൾ വായിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു സംശയം വന്നു കഴിഞ്ഞാൽ മഹാപണ്ഡിതന്മാരെടുത്ത് ചെന്നാൽ അവരെങ്ങനെ പറഞ്ഞാലും നമുക്ക് ബോധ്യപ്പെടാത്ത ഒരു സംഗതി വന്നാൽ അപ്പോൾ സ്വപ്നമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. ജാഗ്രത അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾക്ക് സ്വപ്നത്തിലുള്ള അവസ്ഥയും ജാഗ്രത അവസ്ഥയും തമ്മിലും കമ്പയർ ചെയ്ത് നോക്കിയാൽ ഏത് വലിയ പ്രശ്നങ്ങൾക്കും, വേദാന്തത്തിൽ തീരെ അന്യായ വ്യതിരേകയോ എന്തായാലും ശരി, വിക്ഷേപ ആവരണോ എന്ത് തത്വങ്ങൾ പറഞ്ഞാലും ശരി, അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാവണില്ലെങ്കിൽ സ്വപ്നവത്. സ്വപ്നവത് ഒരൊറ്റ ഉദാഹരണമാണ്. സ്വപ്നമില്ലായിരുന്നുവെങ്കിൽ വേദാന്തത്തിലെ ഈ തത്വങ്ങൾക്കൊന്നും യാതൊരു പ്രബലതില്ല, വിശ്വാസ്യത ഇല്ല എന്ന് പറയേണ്ടി വരായിരുന്നു. പക്ഷെ നമുക്കതൊക്കെ അനുഭവമാണ്. സ്വപ്നം ഇല്ലാത്തത് എന്തുമാത്രം ഉള്ളതുപോലെ തോന്നിപ്പിക്കാനുള്ള കഴിവുണ്ട് ഇവിടെ ഈ മഹാമായ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഇനി എന്താ, ഇങ്ങനെയാണ് ഇപ്പം നമ്മളുടെ സ്ഥിതി. നമ്മുടെ നല്ലൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങി അന്തര്യാമയായിട്ടൊക്കെ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ നമ്മൾ സിനിമ കാണാൻ പോയി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉറക്കം നോക്കി. ഉറക്കം നോക്കി എൻ്റെ കുട്ടി കിണറ്റിൽ വീണു എന്ന് സ്വപ്നം കണ്ടു. എന്നിട്ട് കിണറ്റിലെടുത്ത് ചാടി മുങ്ങി തപ്പി ശ്വാസം മുട്ടി കുട്ടി എടുക്കാൻ വേണ്ടി നോക്കി, കുട്ടിയെ കാണുന്നില്ല. കാഷ്ടപ്പെട്ട് വേണ്ട കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി തീർക്കുകയാണ്. എവിടെ? സിനിമ കാണാൻ പോയതാണ്. എന്നിട്ട് സഫർ ചെയ്ത് ആകെ കൂക്കി ആർത്ത് അടുത്തുള്ളവരെല്ലാം കൂടി ഇടിച്ച് കുത്തി അവസാനം ഉണർന്ന് വയ്യാതെയായി പുറത്തിറങ്ങിപ്പോയി. സിനിമ കാണാൻ പറ്റിയില്ല. അപ്പം എന്താണ്, സിനിമ കാണാനിരുന്നു, കാണാനുള്ള കണ്ണുണ്ട്, കാണാനുള്ള രസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ തൽക്കാലം ഒന്ന് ഉറക്കം തൂക്കിപ്പോയി. അപ്പോൾ ഒരു സ്വപ്നം കണ്ടു, ഇതല്ലാത്ത മറ്റൊന്ന്. ഇതുപോലെ നമുക്ക് സംഭവിച്ചതാണ്. ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയാണ്, തെറ്റിദ്ധാരണ വന്നു പോയി. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെ വന്നു എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, വന്നു പോയി. അതുകൊണ്ട് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? വെറും ഒരു തിരുത്തൽ മാത്രം. നമ്മളൊന്ന് ഉണരണം. ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അന്തര്യാമിയാണ് ഞാൻ. അന്തര്യാമിയാണ്, അത് തൽക്കാലം ഒന്ന് സ്വപ്നത്തിൽ പോലെ മറന്നുപോയി. നമ്മൾ ദേഹമനോധ്യാദികളാണ്, അത് തെറ്റിദ്ധാരണയ്ക്ക് അടിമയായി. ഈ തെറ്റിദ്ധാരണ ഒന്ന് തിരുത്തിയാൽ മതി, എന്നാൽ വീണ്ടും ഇതൊക്കെ രസിക്കാൻ പറ്റും. ജന്മമില്ലാതാക്കാനല്ല നമ്മൾ നോക്കുക. ഈ തെറ്റിദ്ധാരണ നീങ്ങി നമ്മൾ അന്തര്യാമിയാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ 10,000 ജന്മങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇനി എത്ര ജന്മം വേണമെങ്കിലും എടുക്കാൻ, എത്ര തിരിയക്ക് ജന്തുക്കളായിട്ടും പന്നിയായിട്ടും കുതിരയായിട്ടും കഴുതയായിട്ടും ഒക്കെ വേണമെങ്കിൽ, പാമ്പായിട്ടും കീരിയായിട്ടും ഒക്കെ ജന്മെടുക്കുന്നത് വളരെ രസമാണ്. കാരണം ആ സ്റ്റോളിൽ കൂടെ ഒക്കെ എല്ലാ സ്റ്റോളും കഴിഞ്ഞ് ഒന്നും കൂടെ റീസർക്കുലേറ്റ് തിരക്കടില്ലായിരുന്നു, കാണാൻ നല്ല രസമാണ്. പിന്നെയും പോവാം. നമ്മളൊരു സിനിമ എത്ര പ്രാവശ്യം കാണാൻ പോകും? എന്താ കാരണം? ഒരു ആദ്യം സിനിമ കാണാൻ പോയി അതിൽ പഴവടിയൊന്നും നമുക്ക് കൊണ്ടുവച്ച് നമ്മൾ ആശുപത്രിയിലായി, പിന്നെ ആരെങ്കിലും ആ സിനിമയ്ക്ക് പോവുക. ഇതുപോലെ ഇപ്പം നമ്മളെ അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥ തെറ്റിദ്ധാരണ നീക്കാൻ മാത്രമേ വേണ്ടൂ എന്നാണ്. അതിനുവേണ്ടിയാണ് ഈ 5,000 കൊല്ലത്തിലധികം പഴക്കമുള്ള നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും എല്ലാ മഹാത്മാക്കളുടെ വചനങ്ങളിലും ഒരൊറ്റ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ആത്മാവാണ്, അന്തര്യാമയുള്ള ആത്മാവാണ്. അതിനെ ഈ അഗ്നിപർവ്വതങ്ങളോ ഈ വെള്ളമോ ഈ അഗ്നിയോ ഈ ശസ്ത്രങ്ങളോ അസ്ത്രങ്ങളോ ഒന്നും തന്നെ അതിനെ ബാധിക്കില്ല. ബാധിക്കാത്ത അവസ്ഥയിലാണ് അതിൻ്റെ നിൽപ്പ്. അതാണ് നിങ്ങൾ. നിങ്ങൾക്ക് അഗ്നിയെ പേടിക്കേണ്ട ആവശ്യമില്ല, വെള്ളത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, വെള്ള ആയുധങ്ങളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ ഗാലക്സീസ് അങ്ങോട്ടോട്ട് മൂവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും കൂട്ടിമുട്ടി തവിടു പിടിയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേടിക്കേണ്ട. ആറ്റം ബോംബുകൾ എത്ര പൊട്ടി തെറിച്ചാലും ഭൂമി മുഴുവനും കൂടി 8 മിനിറ്റ് കൊണ്ട്, ഇപ്പോൾ ഉള്ള ആറ്റം ബോംബൊക്കെ പൊട്ടിയാൽ 8 മിനിറ്റ് കൊണ്ട് ഭൂമിയിൽ -40 ഡിഗ്രി ആവുമെന്നാണ്. സകല ജീവജാലങ്ങൾ ചത്തു, കടലിലെ വെള്ളം മുഴുവൻ ഐസ് ഒരു കഷ്ണമായി മാറുന്നതാണ്. 8 മിനിറ്റ് മതി എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആറ്റം ബോംബ് പൊട്ടി ഇതെല്ലാം 8 മിനിറ്റ് കൊണ്ട് ഒക്കെ ആയി, ഐസിൻ്റെ ഒരു കട്ട, ബാക്കിയെല്ലാം കൂടി ഷ്രങ്കണായിപ്പോയി, ഒരു ജീവജാലവും ഇല്ല. അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെയൊക്കെ അകണ്ട് രസിക്കാനും കഴിയുന്ന ഒരവസ്ഥയിലാണ് എൻ്റെ ഈ അന്തര്യാമ്യത്വം എന്നാണ് പറയുന്നത്. അപ്പോൾ അതും കൂടി കാണാൻ നമുക്ക് മോഹമുണ്ട്. ഭൂമി കുലുങ്ങി എല്ലാം സകലം തവിടുപടിയായി പോകുന്ന സമയത്ത് നമുക്ക് വാസ്തവത്തിൽ പേടിയില്ല. നമുക്ക് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഇൻസ്പിറേഷൻ അതൊക്കെ കേൾക്കുമ്പോൾ, കാരണം അതും കൂടി കാണാലോ എന്ന്. കാരണം അതും നമ്മളെ ബാധിക്കുന്നില്ല. ഇപ്പോൾ സിനിമ കാണാൻ പോയി ഒരു പ്ലെയിൻ ഇങ്ങനെ വന്ന് മറ്റൊരു പ്ലെയിൻ അവിടുന്ന് അതിനെ തകർക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ വരുന്നു, അത് 30 ഡിഗ്രി ആംഗിളിൽ ഇന്ന നാടിൻ്റെ മേലെത്തുന്ന സമയത്ത് ഇടയ്ക്ക് ഒന്ന് ഹിറ്റ് ചെയ്യണം എന്ന് പറയുകയാണ്. അങ്ങനെ അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരും. അതിങ്ങനെ വരുന്ന സമയത്ത് ഏകദേശം അടുത്തെത്താറാകുമ്പോഴേക്ക് കറണ്ട് പോയെന്ന് വെച്ചാൽ നമുക്കെന്തോ ഒരു നിരാശ. നമ്മൾ വാസ്തവത്തിൽ ആവും നന്നായി, അവർക്ക് അപകടം കൂടാതെ കഴിഞ്ഞല്ലോ എന്നല്ല വിചാരിക്കുക, ചെ എന്തൊരു കഷ്ടമാണ് കറണ്ട് പോയി, ഇനിയിപ്പോൾ അത് കാണാൻ പറ്റും. ടി വിയിലാണെങ്കിൽ പറയും വേണ്ട, നമ്മളെ കറണ്ട് പോയി അവിടുന്ന് ഇതിങ്ങനെ പോകണമുണ്ടാവും, സങ്കടമാണ് നമുക്ക്. കാരണം അതും കൂടി കണ്ട് രസിക്കണം നമുക്ക്. അപ്പം നമുക്കൊന്നും സംഭവിക്കുന്നില്ല എന്നർത്ഥം. നമ്മളെ കുട്ടി മരിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മളെ ഉള്ളിലൊന്നും സംഭവിക്കുന്നില്ല. ഒരു കുട്ടി മരിക്കുമ്പോൾ എങ്ങനെയുണ്ട് ആ മനസ്സിൻ്റെ കഠിനമായ ദുഃഖത്തിൻ്റെ അവസ്ഥ എന്താന്ന് കണ്ട് രസിക്കാനുള്ളൊരു ചാൻസാണ്. ഭാര്യ മരിക്കുമ്പോൾ, ഭർത്താവ് മരിക്കുമ്പോൾ, വീട് തകർന്ന് മണ്ണടിഞ്ഞ് പോകുന്ന സമയത്ത്, ഷോക്കേറ്റ് മരിക്കുമ്പോൾ, അപകടം വരുന്ന, യുദ്ധം നടക്കുന്ന സമയത്ത്, എല്ലാം തന്നെ അനന്ത വൈവിധ്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ. അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഇതൊക്കെ ഇല്ലാത്ത തോന്നലുകളാകൊണ്ട് അതിനെയൊന്നും ബാധിക്കുന്നില്ല. ഇതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള മോക്ഷാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു തെറ്റിദ്ധാരണ നീക്കൽ മാത്രമേ നമ്മൾ ചെയ്യേണ്ടൂ. ഉപനിഷത്ത് 1180 ഉപനിഷത്തിൽ ഇത് മാത്രമാണ്, മാതൃ ഈശാവാസിമിതം സർവം. അതിന് യാതൊരു കുഴപ്പവും വരുന്നില്ലാണ്, യാതൊരു കുഴപ്പം ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം ബ്രഹ്മം തന്നെ ചലനാത്മകതയെ പൂണ്ട്, ബ്രഹ്മത്തിൽ ചലനം സാധ്യമല്ല എന്ന്. അപ്പോൾ ചലനാത്മകത ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇല്ലാത്തതെന്ന് തോന്നിപ്പിച്ചു, സ്വപ്നം പോലെ. സ്വപ്നം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവും, ഇല്ല. ആനക്കൂട്ടത്തെ സ്വപ്നം കണ്ടു, എവിടെയപ്പോൾ അതിന് സ്ഥലവിടെ, പക്ഷേ കണ്ടു, കാണുന്നു. അതുപോലെ ഈ ബ്രഹ്മത്തിലെ ചലനാത്മകതയുടെ ഒരു ആരോപണം കൊണ്ട് ബ്രഹ്മാണ്ട ചൈതന്യങ്ങൾ ഈ അനന്ത വൈവിധ്യങ്ങളായിട്ട് ഇതാക്കുക, ഒക്കെ കണ്ട് രസിക്കാനായിട്ട് ഞാനിതൊന്നും ബാധിക്കാത്ത അവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ ഞാൻ വിട്ടിട്ട് മറ്റൊരവസ്ഥയിലാണെന്നുള്ള തെറ്റിദ്ധാരണ, ആ അവസ്ഥ ഒന്ന് ആ പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്യുക. പൊസിഷൻ കറക്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഉപനിഷത്ത് അടുത്തിരുത്തി പഠിപ്പിക്കുക, അടുത്തേക്ക് നയിക്കുക എന്നൊക്കെ നമ്മൾ അർത്ഥം പറയാറുണ്ടല്ലോ. പക്ഷേ നമ്മൾ ഏതൊരു അവസ്ഥയിൽ നിന്ന് നോക്കിയാലും ഇതൊക്കെ രസമായിട്ട് വിനോദമായിട്ട് തോന്നുക. ആ അവസ്ഥയിൽ നിന്ന് മാറി ഇതൊക്കെ സഫറിങ് ആയിട്ട് ദുരിതമായിട്ട് ദുരന്തമായിട്ട് അനുഭവപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എക്സെൻട്രിക്കായി, പൊസിഷൻ മാറിപ്പോയി. ആ മാറിപ്പോയ പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്യുക, ഇത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടൂ ഉപനിഷത്ത്. ആ ഉപനിഷത്ത് അതുകൊണ്ടാണ് ഈ ബ്രഹ്മാണ്ട പ്രതിഭാസങ്ങളൊക്കെ നമുക്ക് കണ്ട് രസിക്കാനാന്ന് ഓരോ ശാഖയിലും പറഞ്ഞതിന് ശേഷം അത് രസിക്കാനാണെന്നുള്ളത് ബോധ്യപ്പെടാൻ വേണ്ടി ഉപനിഷത്തും കൂടി അതിൽ നിബദ്ധിച്ചിരിക്കുക. ആ ഉപനിഷത്ത് മനനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബോധം കേന്ദ്രബിന്ദുവിലെത്തി. അപ്പോൾ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. അച്ഛേദ്യോയം അക്ലേദ്യോ അശോഷമേവച നിത്യസർവഗതസ്ഥാണോ അച്ഛലോയം സനാതനം എന്നൊക്കെ പറയും. ദുഃഖേഷ് അനുദുഗ്നമന സുഖേഷ് ഗതസ്പ്ര വിതരാഗ ഭയക്രോധ സ്ഥിതധിയ. ഇതൊക്കെ സംഭവിക്കുമ്പോൾ എനിക്കതൊന്നും ബാധിക്കുന്നില്ല, ഞാനൊക്കെ നോക്കി കണ്ടു രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ന ജായതേ മറിയതേവ കഥാചിന്നായം ഭൂത്വ ഭവിത വാനഭൂയ അജോദിത്യ ശാശ്വതോയം പുരാണോ നഹന്യതേ അന്യമാന ശരീരം. അർജുന, ഇതൊന്നും അല്ല, ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നില്ലാത്ത തോന്നലുകൾ. നീ അന്തര്യാമയാണ്, നിന്നതൊന്നും ബാധിക്കുന്നില്ല വാസ്തവത്തിൽ. അതുകൊണ്ട് അത് തിരിച്ചറിയാനാണ്, അത് തിരിച്ചറിയാൻ. ആ ഒരു ബോധം, ആ ഒരു പൊസിഷൻ മാറി, ഈ ബോധം ഇവിടുന്ന് മാറി ഇവിടെ എത്തി, അതൊന്ന് അവിടെ തന്നെ എത്തിക്കും. ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ആത്മാവ്. ഗീതയിൽ പറയുന്നു, ഇന്ദ്രിയാണി പരാന്യാഹു ഇന്ദ്രിയഭ്യ പരമന മനസ്സസ്തു പരാബുദ്ധി യോ ബുദ്ധേ പരസ്വ എന്ന് പറയാണ്. അവിടെ എത്തി ദുഃഖ ഇതല്ല ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ ആ ബോധത്തെ വീണ്ടും ട്രേസ് ചെയ്ത് അന്തര്യാമിയായിട്ടുള്ളതൊന്നും ബാധിക്കാത്ത അവസ്ഥയാണ് എൻ്റെ ബോധ്യം വരുന്ന സമയത്ത് എല്ലാ പ്രശ്നം തീർന്നു. അതുകൊണ്ട് ബോധിച്ചു എന്ന് വയ്ക്കാം. നമ്മൾ ധ്യാനം ചെയ്ത് ധ്യാനം എന്ന് പറഞ്ഞ ഒരു കോസ്മിക് കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു കോമൺ ഡിനോമിനേഷൻ പോയിൻ്റിൽ ഒരു കോസ്മിക് ബാലൻസിലെത്തുകയാണ്. ആ കോസ്മിക് ബാലൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ സർവത്തിൻ്റെ അന്തര്യാമി, ഒരു വിധത്തിലും അത് എന്നെ ബാധിക്കുന്നില്ല എന്നാണ്. ആ ബാധിക്കുന്നില്ല ആ അവസ്ഥയിലെത്തുമ്പോൾ പിന്നെ എനിക്ക് മരണമില്ല, ജനനമില്ല, എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം ന ജസ്രോത്ര ജിഹ്വേന ജഗ്രാണ നേത്രയെന്നൊക്കെ പറഞ്ഞ് ന പുണ്യൻ ന പാപൻ ന സൗഖ്യൻ ന ദുഃഖൻ ന മന്ത്രൻ ന തീർത്ഥൻ ന വേദാന യജ്ഞ അഹം ഭോജനൻ നൈവ ഭോജന ന ഭക്ത ചിദാനന്ദ രൂപ ശിവോ ശിവാന്ന് അഹം നിർവികൽപ്പോ നിരാകാര രൂപോ വിഭുദ്ധാച്ച സർവത്ര സർവേന്ദ്രിയാണ് നജാസംഗതോ നൈവ മുക്തിർണമേയ ചിദാനന്ദ രൂപ ശിവോ ശിവ. അപ്പോൾ ഒന്നിൻ്റെ അന്തര്യാമിത്വം, അപ്പോൾ ഈ അന്തര്യാമിത്വത്തിലിരിക്കുന്ന സ്വതന്ത്രമായിട്ടുള്ള ഞാൻ ഈ ജഡാണെന്ന് തെറ്റിദ്ധരിച്ചു, ജഡാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു, ജഡത്തിൽ ബന്ധിതനായി, ജഡബന്ധിയായി മാറി. അപ്പോൾ കൈക്ക് ഒരു വെട്ട് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കുകയാണ്. വാസ്തവത്തിൽ എനിക്കത് വേദനിക്കുന്നില്ല. കൈക്ക് വെട്ട് കിട്ടുമ്പോൾ അത് വേദന കൊണ്ട് പടയ്ക്കുന്ന മനസ്സിനെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് വിഷമിക്കുന്ന ബുദ്ധിനെയൊക്കെ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സിനിമ കാണുന്ന സമയത്ത് ഒരാൾ ഒരു അസ്ത്രം ചെയ്തു, ഒരു മാന് അസ്ത്രം കൊണ്ടിട്ട് കണ്ണ് പടയ്ക്കുന്നതൊക്കെ നമുക്ക് രസമായിട്ടാണ് നമ്മൾ സിനിമ കാണുമ്പോൾ. അതുപോലെ ഇത് പടയ്ക്കുന്നതും മനസ്സ് ബുദ്ധി അതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് വിഷമിക്കുന്ന ഒക്കെ പാടെ കണ്ടുകൊണ്ട് നിർവികാരനായിട്ട് നോക്കി രസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ള അവസ്ഥ. ആ അവസ്ഥ തിരിച്ചറിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു മനുഷ്യനായിരുന്നാലും മൃഗമായിരുന്നാലും പക്ഷിയായിരുന്നാലും പുഴുവായിരുന്നാലും ഏതവസ്ഥയിലപ്പോൾ ഇരിക്കുന്ന വെച്ചാൽ എന്താ നമുക്ക് കുഴപ്പം. ഈ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം പട്ടിയുടെ ഉള്ളിൽ അന്തര്യാമയായിട്ടിരിക്കുന്ന ഈ ഞാൻ തന്നെയാണ്, കൊച്ചിയുടെ ഉള്ളിൽ ഈ ഞാൻ തന്നെയാണ്, പുഴുവിൻ്റെ ഉള്ളിൽ ഈ ഞാൻ തന്നെയാണ്, ബ്രഹ്മർഷിയുടെ ഉള്ളിലും അന്തര്യാമയായിരിക്കുന്ന ഈ ഞാൻ തന്നെയാണ്. മാത്രമല്ല ഇവിടെ എന്തൊക്കെ ഈ മനസ്സെന്തൊക്കെ ചിന്തിക്കുന്നു അത് ഞാൻ അറിയുന്നു, അതുപോലെ ആ മനസ്സെന്തൊക്കെ ചിന്തിക്കുന്നു അതും ഞാൻ അറിയുന്നു. മദ്രാസിലെ ഒരു സ്വാമി ഇതേമാതിരി 11 മണിവരെ ഭജന പാടിയതിന് ശേഷം അങ്ങ് ഇറങ്ങിച്ചില്ല, ഇറങ്ങിയിട്ട് ഓരോരുത്തരടുത്ത് ചെന്ന് ചെരുപ്പ് ഇന്നലെ വാങ്ങിയതാ അല്ലേ, മിനിയാന്ന് ചെരുപ്പ് പൊട്ടി വാറു പറ്റി വലിച്ചെറി, ഇത് ഇഷ്ടമായില്ല അല്ലേ, സാരമില്ല 4 ദിവസം കഴിയുമ്പോൾ ചെരേക്കും. ഓരോ സ്ത്രീയോട് പറയും അത് 3 സാരി മാറ്റി, ഇഷ്ടമായില്ല 4ാമത്തെ സാരി മാറ്റി, ഭർത്താവ് ചൂടായി, അതുകൊണ്ട് പിന്നെ തിരക്കടില്ല, ഇനി അതിനായിക്കോട്ടെ എന്ന് വിചാരിച്ച് വന്നാലേ 3 എണ്ണം മാറ്റി നോക്കിയില്ലേ. ഒരു കുട്ടിയോട് പറയാം അയ്യോ ഇന്നലെ പന്ത് കൻറ്റിൽ വീണുല്ലേ, 3 പ്രാവശ്യം ബക്കറ്റ് മുക്കി എടുക്കാൻ നോക്കി, ബക്കറ്റിൽ വെള്ളം നിറഞ്ഞുകൊണ്ട് ഇത് പുറത്തേക്ക് ചാടുക, സാരല്ല അച്ഛൻ വേറൊന്ന് വാങ്ങി തരും എന്നും പോയി നോക്കാറുണ്ടല്ലോ. ഇനി പോയി നോക്കുകയാണ്, ആ സമയത്തൊക്കെ എൻ്റെ അടുത്തെത്തി, എൻ്റെ അടുത്തെത്തി, ഓ യു ആർ ഗോയിങ് ടു ഹിമാലയാസ്, ഞങ്ങൾ ഹിമാലയത്തിൽ പോകാൻ ഒരുങ്ങിയിരിക്കുന്ന സമയം, ഓ ഹിമാലയാസ്, എന്നിട്ട് അവിടുന്ന് ഒരുപാട് അങ്ങ് സംസാരിച്ചു, യു ഹാവ് ഗോൺ ടു മദർ അമൃതാനന്ദമായി, യു ഹാവ് ഗോൺ ടു സത്യസായി ബാബ, അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ രവിശങ്കറെ കുറിച്ച് പറഞ്ഞു, അതേമാതിരിയുള്ള ബന്ധം രവിശങ്കറായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്നു, ഡസൻ മാറ്റർ, യു ഡോണ്ട് റിക്വയർ ദാറ്റ്. എന്നിട്ട് പിന്നെ കുറേ പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ മെക്കാനിക്സ് അല്ലേ, ഞാനിങ്ങനെ മെക്കാനിക്സത്തെ ആലോചിച്ചു, മെക്കാനിക്സ് സിമ്പിൾ, ഇതൊക്കെ വയർ ചെയ്തിട്ടില്ലേ, വയർ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ പ്ലഗ് പോയിന്റ്സ് ഉണ്ടല്ലോ, നിങ്ങളെ പിന്നെ അതിൽ കുത്തിക്കഴിഞ്ഞാൽ ആ സപ്ലൈ നിങ്ങൾക്കും കിട്ടും, ദാറ്റ്സ് ഓൾ, എല്ലാവർക്കും ഒരു കോമൺ സപ്ലൈ ആണ് അതിൽ, അവിടെ ഇവിടെയൊക്കെ ഇതൊരു പ്ലഗ് പോയിന്റാണ്. നമ്മളെ പിന്നെടുത്ത് ഈ ശ്രദ്ധ മൗസ് അതിൻ്റെ ഉള്ളിൽ കുത്തിക്കഴിഞ്ഞാൽ അത് നമുക്കും കിട്ടും, അതുപോലെയാണ് അത് പൊതുവായിട്ടുള്ളൊരു സപ്ലൈ ആണ്, അതിൽ അമൃതാനന്ദമായി പിന്ന് കുത്തി അവർക്ക് കിട്ടി, സത്യസായി ബാബ അയാളെ പിന്നെ കുത്തി ആൾക്ക് കിട്ടി, നമ്മൾ ആ പിന്നെടുത്ത് അതിൽ കുത്തുന്നില്ല, കുത്തി കഴിഞ്ഞാൽ അതറിയാം, അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തുമുള്ള കറണ്ട് തന്നെ അതിൽ കൂടി എല്ലാം അറിയാം, ഇതിനറിയുന്ന മാതിരി തന്നെ അതിനെ അറിയാം, എല്ലാറ്റിനെയും അറിയാൻ പറ്റും, മെക്കാനിക്സ് സിമ്പിൾ, നമ്മളാ പിന്നെടുത്ത് കുത്തേ വേണ്ടു ആണ്. അല്പനേരം ഒരുവൻ്റെ മനസ്സ് ചിൽപ്രഭേദയിലേക്കിൽ അവന് കുപ്പയോട് സമമായി ഭവിക്കും ഇപ്രപഞ്ച സുഖമൻ പരമേശി എന്ന് ഒരു യോഗി പറയുന്നു. പക്ഷെ അങ്ങനെ ഇത് അനന്ത മഹിമയായിട്ട് അനുഭവപ്പെടും, പിന്നെ രസിക്കാനുള്ള വസ്തുത മാത്രമാണ്, ഇതിൽ ദുഃഖിപ്പിക്കാൻ യാതൊരു വസ്തു ഇവിടെ ഉണ്ടാക്കിയില്ല എന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബോധത്തെ ഒന്ന് സ്ഥാനം ശരിയായിട്ടുള്ള സ്ഥാനം എക്സെൻട്രിക് ആയിട്ടുള്ള കോൺഷ്യസ്നെസ്സാണ് ഇപ്പോൾ നമുക്ക്, അത് കോൺസെൻട്രിക് ആയിട്ടുള്ള കോസ്മിക് ബാലൻസിലിരിക്കുന്നതായ കോമൺ ഡിനോമിനേഷൻ പോയിന്റ് ആത്മസ്ഥാനം, ആത്മസ്ഥാനം എന്ന് പറയാം, അമൃതാനന്ദമായി ബ്രഹ്മസ്ഥാനം പ്രതിഷ്ഠ എന്ന് പറയും, നമ്മളെ മനസ്സിനെ ബ്രഹ്മസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്നർത്ഥം. അവിടുന്ന് നോക്കിയാൽ സർവം രസകരമായി തോന്നും, ഒന്നും നമ്മളെ ദുഃഖിപ്പിക്കാൻ ഇവിടെ ഇല്ല എന്നാണ്. പക്ഷേ മറ്റതാണെങ്കിൽ ഉറപ്പാണ്, കുഴപ്പം നടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നു വെച്ചാൽ ഇപ്പോൾ ഭയങ്കര ലഹള നടക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് വെച്ചാൽ എന്താ നമ്മുടെ സ്ഥിതി? ഏത് നിമിഷമാണ് ബോംബ് വീഴാന്ന് അറിഞ്ഞൂടാ, എപ്പോഴാണ് എന്താന്ന് അറിഞ്ഞൂടാ, ഭാഗഭേഷമാണ്. നേരെ മറിച്ച് അതൊന്നും അല്ലാത്തൊരു സ്ഥലത്താണ് താമസിക്കുന്നത്, നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. ശരീരത്തിൽ എപ്പോഴും ആപത്താണ്, മനസ്സിലാപത്താണ്, ബുദ്ധിയിലാപത്താണ്, പക്ഷേ ആത്മസ്ഥാനത്തിന് ഇതൊന്നും ബാധിക്കുന്നില്ല. നമ്മുടെ ആ സ്ഥാനം അതാണ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിച്ചാലും ശരീര ആരോഗ്യത്തോടുകൂടിയെന്നാൽ ആരോഗ്യം കണ്ട് രസിക്കാം, രോഗം വന്ന് പടയ്ക്കുന്നുണ്ട് അത് കണ്ട് രസിക്കാം. സിനിമയിലൊക്കെ കാണിക്കാറുണ്ടല്ലോ, അപ്പോഴേക്ക് അച്ഛന് രോഗം വന്നു, ആ മക്കളിങ്ങനെ ഓടുന്നു, അച്ഛൻ അപ്പോഴേക്ക് ഇങ്ങനെ ഗ്യാസ്പ് ചെയ്യുന്നു, ഒക്കെ കണ്ട് രസിക്കാം. നമ്മൾ സിനിമ രസിക്കാനേ നമ്മൾ പോണ്, സിനിമ കണ്ട് കരയാൻ പോവാണ് ഞാൻ, ആരും പറയാറില്ല സിനിമ കണ്ട് എങ്ങനെയുണ്ട്, ഓ ആ മരണ രംഗമൊക്കെ അല്ല, അസല് മരണമായിട്ട് പിന്നെ ഉഗ്രമായിട്ട് കാണിച്ചിട്ടുണ്ട് മരണരംഗമൊക്കെ. അപ്പോൾ ഈ മരിക്കുന്നൊക്കെ കണ്ട് രസിക്കാൻ നമ്മൾ ചെയ്യുന്നു. കാരണം എന്താണ്? നമ്മളത് അഹന്താമത. ഗീത തുടങ്ങത്തെ തന്നെ ഭഗവത് പാദർ ഉപോദ്ഘാതത്തിൽ ഇതും ഗീതാശാസ്ത്രം സമസ്ത യഥാർത്ഥ സാരസങ്കര ഭൂതം ദുർവിജ്ഞാർത്ഥം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയാം. ഒന്നാം അധ്യായത്തിൽ മുഴുവനും കൂടി രണ്ടാം അധ്യായം തുടങ്ങുന്ന സമയത്ത് ചുരുക്കുകയാണ്. എന്താണ്? അഹമേതേ മമേഷാം ഇതി ഭ്രാന്തിപ്രത്യവും നിമഗ്നം. എന്നിട്ട് അഹന്താ മമതയ്ക്ക് അടിമപ്പെട്ട്, ആ ഭ്രാന്തിപ്രത്യത്തിൽ അടിമപ്പെട്ട് സ്വബോധം നശിച്ചിട്ടാണ് ഇത് എൻ്റെതാണ്, ഞാൻ അവരുടേതാണ് എന്നുള്ള തോന്നലിന് അടിമപ്പെട്ട് ദുഃഖിക്കുകയാണ്, ശോകമോഹത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ എന്താ ചെയ്ത്? ഇന്ദ്രിയാണി പരാന്യാഹു, ഇന്ദ്രിയല്ല അവന്, ബാഹ്യലോകമല്ല നീ, ഇന്ദ്രിയങ്ങളല്ല നീ, മനസ്സല്ല നീ, ബുദ്ധിയല്ല നീ, ആത്മാവാണ്. യോ ബുദ്ധേ വരദസ്വസ നത്ര ചക്ഷു ഗച്ഛതി ന വാ ഗച്ഛതി ന മനഃ ന വിദ്മോ ന വിജാനീമോ യഥൈതനുശിഷ്യാത്. ഇവിടുന്ന് അത് നോക്കിയാൽ കാണില്ല എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ രസിക്കാൻ മാത്രമുള്ള ഒരു അവസരങ്ങൾ മാത്രമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇതിനൊന്നും പഴിക്കില്ല, ഓ എൻ്റെ ദേഹത്തിന് സുഖമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സെൻട്രിക് പൊസിഷനിൽ ഇരിക്കുകയാണെന്ന് അർത്ഥം. അതിനെന്താ ഞാൻ ചെയ്യേണ്ടത്? പൊസിഷൻ മാറ്റുക. അപ്പോൾ അവിടെ അങ്ങനത്തെ പ്രശ്നമേ ഇല്ല. ജ്ഞാതേ തത്വേ കാ സംസാര, തത്വജ്ഞാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതേതാ നമ്മളെ വിഷമിപ്പിക്കുക? സംസാരം ഇല്ല എന്നല്ല, ഇതൊക്കെ രസിക്കാനുള്ള സിനിമ മാത്രമാണെന്ന് അർത്ഥം. ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞ് നല്ല രസകരമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് അച്ഛാ നമുക്ക് പോവാതൊക്കെ കഷ്ടപ്പാടും ദുരിതമാണ് നമുക്ക് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത്, നമുക്ക് എന്ത് കഷ്ടപ്പാടാണ്? യുദ്ധം കണ്ടൂടെ, അതിൽ എന്താ ഇനി സംഭവിക്കാൻ പോകുന്നൊക്കെ നമുക്ക് കണ്ടൂടെ. അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ അവസ്ഥ. ഈ ഉള്ളിലെത്തി ഇപ്പം ദുഃഖം ദുരിതമായി, ഇതൊക്കെ മതിയാവുക, തൂങ്ങിച്ചാവാൻ പോവുക, ചിലവർ വിഷം കഴിച്ചാൽ മതിയാവുക. കാരണം എന്താണ്? ഞാനിത് രസിക്കാൻ കൊണ്ടുവന്ന ആളാണ്, രസിക്കാൻ വന്നതാണ്, പക്ഷെ അത് മാറി മറ്റൊന്നാക്കി മാറ്റി എന്നർത്ഥം. ഇപ്പോൾ സിനിമ തിയേറ്ററിലോ അല്ലെങ്കിൽ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ആളുമായിട്ട് ചെറിയ വഴക്കും വക്കാണെന്ന് പറഞ്ഞാൽ അടിയായി അവസാനം യാത്ര മടങ്ങി, ഒന്നുകിൽ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആസ്പത്രിയിലോ എത്തണം. എന്താ കാരണം? ആ പോകുന്ന എന്തിനാണ്? കണ്ടിങ്ങനെ രസിച്ചാൽ മതി, പുറത്തേക്ക് നോക്കി ഇങ്ങനെ കാഴ്ചയും കണ്ട് രസിച്ച് ഇങ്ങനെ ഇരുന്ന് എത്തേണ്ട അടുത്ത് എത്തുമ്പോൾ ഇറങ്ങിയാൽ പോവാം. പക്ഷെ അവിടെ ഇരുന്നിട്ട് നമ്മൾ കുഴപ്പമുണ്ടാക്കുക, നമ്മളെ പൊസിഷൻ മാറ്റുകയാണ്, എക്സെൻട്രിക് പൊസിഷനിലാക്കി അതോടുകൂടി തീർന്നു എന്നാണ്. അപ്പോൾ നമുക്കൊരു പൊസിഷൻ നേരെയാവുക വേണ്ടത്, ബോധം കേന്ദ്രബിന്ദു ആത്മസ്ഥാനം തിരിച്ചറിയണമെന്നാണ്. അതിനെ പല മാർഗങ്ങളും മഹാത്മാക്കൾ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ജന്മം അവസാനിപ്പിക്കാനല്ല, ഇതോ ഈ ദുരിതവും ദുഃഖം അവസാനിപ്പിക്കാനല്ല, പക്ഷെ ഇതൊക്കെ ഇതൊന്നും നമ്മളെ ബാധിക്കാത്തതാണ്, ഒരു അവസ്ഥയാണ് എൻ്റേത്, അതാണ് എൻ്റെ അവസ്ഥ, ആ അവസ്ഥ തിരിച്ചറിയാത് മാത്രമേ ഉള്ളൂ. അന്യനാട്ടിൽ പോയി അവിടെ നമുക്ക് യാതൊരു രക്ഷയില്ല എന്ന് പറഞ്ഞു, നീ ഇങ്ങോട്ട് പോകുന്നതാന്ന് പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ പണ്ടങ്ങനെ യാതൊരു രക്ഷയില്ല, എന്നാൽ നീ എന്തിനാ അവിടെ നിന്ന് കഷ്ടപ്പെടുന്നു, ഇങ്ങോട്ട് വരും, ഇന്ത്യയിൽ വന്നു, യാതൊരു കുഴപ്പമില്ല. അവിടെ ശ്രീലങ്കയിൽ നിന്നിട്ട് അവിടുന്ന് ഫോൺ വിളിക്കുക ഡെയിലി, കാര്യം കുഴപ്പമാണല്ലോ, LTTEൻ്റെ അക്രമം വല്ലാതെയുണ്ട്, എന്തിനാ അവിടെ നിന്ന് ക്ലേശിക്കും, ഇങ്ങോട്ട് വരും, ഇതല്ലേ നിൻ്റെ നാട്, നീ അന്യ നാട്ടിൽ ചെന്നിട്ട് അവിടെ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവിടെ ചെന്ന് രണ്ടാം തരം പൗരനാണ്, എവിടെ നോക്കിയാലും യാതൊരു രക്ഷയില്ല എന്ന് പറഞ്ഞു, ഇങ്ങോട്ട് വരൂ, അവനവൻ്റെ സ്ഥലത്തെത്തിയാൽ മതിയല്ലോ. അതുപോലെ ഈ ആത്മസ്ഥാനത്ത് വന്നാലേ ദറ്റ് ഈസ് ദ ടോട്ടൽ സൊല്യൂഷൻ ഫോർ ഓൾ ദ പ്രോബ്ലംസ്, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ, ആത്മസ്ഥാനം. ഹൃസ്ഥലേ മന സ്വസ്ഥത ക്രിയ, എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്തൊരു ആനന്ദമാണ്, എന്തൊരു ആനന്ദമാണ് കാണാൻ മുഴുവനും. അപ്പോൾ ഇഷ്ടങ്ങളില്ല അനിഷ്ടങ്ങളില്ല ആ സ്ഥാനത്തെത്തിയാൽ, ശരിയില്ല തെറ്റില്ല ആ സ്ഥാനത്തെത്തിയാൽ, വിധിയില്ല നിഷേധമില്ല ആ സ്ഥാനത്ത്, കർത്തവ്യമില്ല ഭോക്തവ്യമില്ല പ്രാപ്തവ്യമില്ല, ഇതില്ല. ഈ ഒമ്പതും മായാപ്രപഞ്ചത്തിൻ്റെയാണ്, എൻ്റെതല്ല, അത് കണ്ട് രസിക്കുക മാത്രമാണ്. ഇന്നതേ രസിക്കുമെന്നില്ല, സിനിമയിൽ ഒരു കള്ളം വന്നിട്ട് കക്കുന്ന ഒരു രസകരമാണ്, ഒരു യുദ്ധം നടന്ന രസകരമാണ്, അല്ലാതെ നമ്മൾ അടിപിടി കൂടുന്നുണ്ടെന്നല്ല, സ്റ്റണ്ട് പടം കാണാൻ രസമുണ്ടെന്നാണ് പറയുന്നത്. കാരണം അത് നമ്മളെ ബാധിക്കാത്ത അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ വാസ്തവത്തിൽ നമ്മൾ ഈ സൃഷ്ടിയിൽ നമ്മുടെ സ്ഥാനം ഇതൊന്നും ബാധിക്കാത്ത അവസ്ഥയിലാണ്. ബൈ ബർത്ത്, ബൈ ഇതിൻ്റെ ഈ സംവിധാനം തന്നെ അങ്ങനെ. നമ്മൾ ആര് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നിട്ട് വേറെ സ്ഥലത്ത് ചെന്നിട്ട് ഈ കുഴപ്പമുള്ള സ്ഥലത്ത് വന്നിട്ട് എനിക്ക് കുഴപ്പം പറ്റുമെന്ന് പറയും? ഞാനാരാണ് ആലോചിച്ചാലോചിച്ച് ഉള്ളിൽ വരണം എന്നാണ്. അപ്പോൾ ഈ ആത്മസ്ഥാനം തിരിച്ചറിഞ്ഞ് പ്രപഞ്ചത്തിൻ്റെ സകല ദുരിതങ്ങളിൽ നിന്നും വിമുക്തരായി ബ്രഹ്മാണ്ട പ്രതിഭാസങ്ങളെ കണ്ട് രസിക്കാൻ വിധിക്കപ്പെട്ട സുവർണ അവസരത്തെ നഷ്ടപ്പെടുത്താതിരിക്കാൻ മഹാത്മാക്കളായിട്ടുള്ള ആളുകളൊക്കെ നമുക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ തരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് പറഞ്ഞ ഈ സംഘടന അത്ഭുതമായിട്ടുള്ള ഒരു പ്രത്യാശയാണ് കാഴ്ചവെക്കുന്നത്. കാരണം പൗരാണികമായി മഹാത്മാക്കൾ ഈ സ്വാതന്ത്ര്യം അനുഭവിച്ചവരൊക്കെ തന്നെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ മാർഗം നമുക്ക് വേണ്ടതുപോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കാലക്രമേണ ആളുകൾ മറക്കുകയും ആ ഭാഷയും ശൈലിയൊക്കെ അത്ര ഇഷ്ടപ്പെടാതിരിക്കുകയൊക്കെ ചെയ്ത് ഭാഷകൾ. അപ്പോൾ അത് ശാസ്ത്രീയ യുഗത്തിൽ ഏത് വഴിക്കാണ് പോകുന്ന വെച്ചാൽ ആ വഴിക്ക് തെളിക്കുന്ന മാതിരി ശാസ്ത്രീയ യുഗത്തിൽ ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരവതാരം ചെയ്ത ആളാണ് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ, ഡോക്ടർ ഗോപാലകൃഷ്ണൻ. അതൊരു അവതാര പുരുഷനാണ്. കാരണം ഇന്ന് വരെ ആർക്കും ഇത്ര മനോഹരമായി സയൻറ്റിഫിക് ആയിട്ടുള്ള ഭാഷയിൽ ഈ കാര്യങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അതിന് അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായി, അദ്ദേഹം വേദശാസ്ത്രങ്ങൾ പഠിച്ചു, സംസ്കൃത സ്കോളറായി, അത് വേണ്ടതുപോലെ നോക്കി മനസ്സിലാക്കി അതിൻ്റെ എല്ലാ വശങ്ങളും അതിമനോഹരമായിട്ടുള്ള മോഡേൺ സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞോടുകൂടി ലോകത്തിലേക്ക് മുഴുവനും ദിസ് ഈസ് മെയ്ഡ് അവൈലബിൾ എന്നാണ്. ഈ ആൻഷ്യൻ്റ് വിസ്റ്റം മനുഷ്യരുടെ സകല പ്രശ്നത്തിനുള്ള ഈ ഒറ്റമൂലിക സർവർക്കും അവൈലബിൾ ആക്കാൻ ഈ ശാസ്ത്രീയ ഭാഷയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി കൊടുക്കുകയും കഴിയുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയും വേണം. ഇതിനെ ഉത്തരോത്തരം പിന്നെ ഉയർത്തിക്കൊണ്ടുവരാനും കഴിയുന്നത്ര ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കാനും നമ്മളോരോരുത്തരും ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ച് നമ്മളെ കുഞ്ഞുങ്ങളായിട്ടുള്ള അവരൊക്കെ തന്നെ ശാസ്ത്രയുഗത്തിൽ ജീവിക്കുന്നവരാണ്, ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്നവരാണ്. അവരിലേക്ക് ഇത് വളരെ വേഗത്തിൽ കടന്നു ചെല്ലും. കാരണം ശാസ്ത്രം ഏതൊന്നാണോ വിഭാവന ചെയ്യുന്നത് അത് കണ്ടെത്താൻ ഇനി 2000 കൊല്ലം കൂടി വേണമെന്നാണ് മാഡം ബ്ലവാസ്കി പറയുന്നത്, അവരുടെ സീക്രട്ട് ഡോക്ടർ എന്ന് പറഞ്ഞ ബുക്കിൻ്റെ പ്രിയാമ്പിൾ. ഇനിയും 2000 കൊല്ലം കഴിയുന്നതാണ്, അത് പറഞ്ഞിട്ടിപ്പോൾ 100 കൊല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. 2000 കൊല്ലത്തിന് 1900 കൊല്ലം ഇനിയും കഴിയണം. അപ്പോഴേ സയൻസിന് ഏകദേശം ഇതിൻ്റെ ഒരു രൂപരേഖ തെളിഞ്ഞു കിട്ടുള്ളൂ എന്നാണ്. പക്ഷെ അത് ഇപ്പം തന്നെ അവൈലബിളാണ് ഫോർ അസ്. അപ്പോൾ ഈ സയൻസിൻ്റെ ഭാഷയിൽ ഇത് ഇപ്പം തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ 2000 കൊല്ലം കഴിഞ്ഞ് സയൻസ് എന്താണോ കണ്ടെത്താൻ പോകുന്നു, ഏതൊരു ഭാവനയിലാണോ മനുഷ്യരെ രക്ഷിക്കണം എന്ന് സയൻസിന് തോന്നുന്നു, ആ തോന്നലൊക്കെ എത്ര കാലം മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുള്ളതാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അത് ഈ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റിനെ വേഗത്തിൽ ത്വരിതപ്പെടുത്തും. മാത്രമല്ല ഇപ്പോൾ തന്നെ സയൻസിൻ്റെ അനുഗ്രഹം വരുന്നതുവരെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എത്രയോ അപകടകരമാണ്, പക്ഷേ കുറച്ചും കൂടെ കഴിയുമ്പോൾ ക്യാൻസർ സെല്ലിനെ മാത്രം ചെന്ന് ഡിസോൾവ് ചെയ്യിക്കുന്ന മരുന്ന് കണ്ടുപിടിക്കും. അപ്പോൾ അതൊരു ഇഞ്ചക്ഷൻ കൊടുത്താൽ അത് നേരെ എവിടെ ക്യാൻസർ വെച്ചാൽ അവിടെ മാത്രം നശിപ്പിച്ചിട്ട് അങ്ങ് പൊക്കോളും. അപ്പോൾ ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല, ക്യാൻസറാണോ ആ അതിനോ 2 ഇഞ്ചക്ഷൻ തമ്മിൽ. ഇങ്ങനെയൊക്കെ വരാൻ കുറേ കാലം പിടിക്കും കണ്ടുപിടിക്കാൻ. നേരെ കുറച്ച് ഈ ശാസ്ത്രത്തിൻ്റെ വഴിക്ക് നമ്മുടെ ഈ പൊസിഷനൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആത്മസ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നമില്ല, ഈ പ്രപഞ്ചത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ്. പിന്നെ അതുമല്ല, സങ്കല്പം കൊണ്ട് തന്നെ കുറേ കാലം കഴിഞ്ഞ്, 2000 കൊല്ലം കഴിഞ്ഞ് സയൻസിന് എന്തൊക്കെയാണോ കഴിയുക അത് ഈ അവസ്ഥയിലെത്തിയിട്ടുള്ളവരെ സങ്കല്പത്തിന് തന്നെ അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ ഈ ലോകത്ത് വരുത്താൻ കഴിയും എന്ന് യോഗീശ്വരന്മാർ ഇന്നും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഊമയായിട്ടുള്ള ജന്മനാ ഊമയായിട്ടുള്ള ഒരു കുട്ടിയെ ആ സ്വാമി അവിടെ വെച്ചിട്ട് ആ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് സംസാരിപ്പിക്കുന്ന ഞങ്ങൾ കണ്ടു. പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് അവിടുന്ന് തന്നെ അങ്ങ് സംസാരിപ്പിച്ചു. ആ മെൻ്റൽ പവറാണ് എനർജി. അതെ, അത് ആത്മസ്ഥാനത്ത് നമ്മളെത്തിക്കഴിഞ്ഞാൽ അത്ഭുതകരമായി എന്ത് സങ്കല്പിച്ചാലും അതങ്ങ് നടപ്പാവുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള മഹാ കഴിവുകളൊക്കെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉണ്ടാവും, അഷ്ടസിദ്ധി എന്നൊക്കെ പറയുന്ന മാതിരി. അപ്പോൾ അവർക്ക് വിഷമില്ലാത്ത രീതിയിൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ തീർത്തു കൊടുക്കാൻ യാതൊരു പ്രയാസം അവരുടെ സാന്നിധ്യത്തിന് തന്നെ സാധിക്കും എന്നൊക്കെ പറയുന്നതായിട്ട് എത്ര ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് സയൻറ്റിഫിക് ഹെറിറ്റേജ് ഈഷ് എന്നാണ്, IISH ഈഷ് എന്നാണ്. ഈഷ് എന്ന് പറഞ്ഞാൽ ഈശ, ഈട്ട് എന്നാണ് വാക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഭരണ പിന്നെ കൗശലം എന്ന് പറഞ്ഞു, അതായത് അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള കഴിവ്, അതായത് നിയന്ത്രിക്കാനുള്ള കഴിവ്, സർവത്തെയും കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി എന്നൊക്കെ അതിനുള്ള അർത്ഥം. ഈ ഭരണശ്രേഷ്ഠൻ എന്നാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം. അപ്പോൾ ഈ സകലത്തെയും പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രോപ്പർട്ടിയോട് കൂടിയുള്ള സകലത്തെയും കൂടി സമന്വയിപ്പിച്ച് ഭരിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ളതാണ് ഒരു ശക്തിക്കാണ് ഈശ് എന്ന് പറയുക. അപ്പോൾ അത് ആ ശക്തിയെ സംബന്ധിക്കുന്ന ഒരു സംഘടന എന്ന് നമുക്കിതിനെ കണക്കാക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് 6 ദിവസവും എനിക്ക് ഇവിടെ എന്തൊക്കെയോ ഞാൻ എൻ്റെ വികലമായ രീതിയിൽ പറഞ്ഞു. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വിശിഷ്ടരായിട്ടുള്ള ചിത്രതമ്പുരിപ്പാട് മുതൽക്ക് വലിയ വലിയ ആൾക്കാരൊക്കെ ഇവിടെ വന്നിരുന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കുട്ടികളെ കൊണ്ട് കഥ പറപ്പിച്ച് വലിയവർ രസിക്കാറുണ്ടല്ലോ, അതുപോലെ ആണ്. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ച അതിൻ്റെ പിന്നിൽ വാസവൻ സാറും ഗോപാലൻ സാറൊക്കെ എത്രയോ അധികം വളരെയധികം സഹകരിച്ചുകൊണ്ട് വർമ്മ സാറും ഒക്കെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 6 ദിവസവും എനിക്ക് ആഹാരം തന്ന് സുഖകരമായിട്ടെൻ്റെ കാര്യങ്ങളെ നോക്കിയ UK അങ്കിളിനും രമാൻഡിക്കും അവരുടെ കുറച്ച് ശിഷ്യഗണങ്ങളെമാതിരിയുള്ള സത്സംഗ ഗ്രൂപ്പുണ്ട്, അവർക്കൊക്കെ തന്നെ ഞാൻ നന്ദി പറയുന്നു. പറഞ്ഞോട് നിർത്തുന്നു. നമസ്കാരം. കായേന വാച മനസേന്ദ്രിയവ ബുദ്ധ്യാത്മനവ പ്രകൃതി സ്വഭാവ കരോമി യദ്യ സകലം പരസ്മ നാരായണായതി സമർപ്പയാമി. നമസ്കാരം.